ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ഭാഷ്യം അധ്യായം 1, 14 അധികം 1, 3 അവിദ്യാത്മികാഹി ബീജശക്തിര വീക്യസിദ്ധ നിർദ്ദേശ്യ പരമേശ്വരാശ്രയ മയാമയി മഹാസുക്തി യസ്യാം സ്വരൂപ പ്രതിബോധരഹിതാഹ ശരതേ സംസാരമോ ജീവാഹ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. എപ്പോഴും ഇതിൻ്റെ ആശയം സംശയം കൂടാതെ മനസ്സിലാക്കേണ്ടതാണ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചു, തദ്ദേശത വ്യക്തം ക്വചിത് ആകാശ ശബ്ദ നിർദ്ദിഷ്ടം. അവ്യക്തത്തെ കുറിച്ച് പറയുന്നു, സാങ്ക്യന്മാർ അവ്യക്തമെന്ന് ഏതിനെ പറയുന്നു അതിനെ. ക്വചിത് ചില സ്ഥലങ്ങളിൽ ആകാശ ശബ്ദം നിർദ്ദിഷ്ടം, ആകാശം എന്ന ശബ്ദത്തിലൂടെ നിർദ്ദേശിച്ചിട്ടുണ്ട്. എവിടെ? ഏതസ്മിൻ ഖല്ലോക്ഷരേ ഗാർഗി ആകാശ ഓതശ്ച പ്രോതശ്ചേതി ശ്രുതേഹി. അവിടെ ഗാർഗിയോട് പറയുമ്പോൾ ബൃഹദാരണ്യത്തിൽ ഏതസ്മിന്നു ഖല്ലോക്ഷരി നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ അക്ഷരത്തിലാണ് ഗാർഗി ആകാശം ഓതപ്രോതമായിരിക്കുന്നത്. അവിടെ ആകാശ ശബ്ദം കൊണ്ട് പറഞ്ഞു. അക്ഷരത്തിൽ ആകാശം ഊടും പാവും പോലെ ഇരിക്കുന്നു, ഓതപ്രോതമായിരിക്കുന്നു. ഊടും പാവും എന്ന് പറഞ്ഞാൽ അറിയാണ്, വസ്ത്രം നീമ്പോ അതിലിടുന്ന രണ്ട് നൂലാണ്, കുറുകയും നെടുകയിടും, അങ്ങനെയാണ് ഊട് പാവം എന്ന് പറയുന്നത്. അതുപോലെ ഓതപ്രോതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ്, അത് സർവാത്മകമായിരിക്കുന്നു. ഈ അക്ഷരത്തിൽ ആകാശം ഓതപ്രോതമായിരിക്കുന്നു. അപ്പൊ അക്ഷരം എന്ന് പറയുമ്പോൾ അവിടെ ബ്രഹ്മം, ആകാശം എന്ന് പറയുമ്പോൾ അവ്യക്തം. കാരണം അവ്യക്തം ആകാശ ശബ്ദ നിർദ്ദിഷ്ടം എന്ന് പറയുന്നു. സംഖ്യന്മാർ പറയുന്ന അവ്യക്തം, അദ്വൈതി പറയുന്ന അവിദ്യ അല്ലെങ്കിൽ മായ. അതിനിവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാണ് ആകാശ ശബ്ദം കൊണ്ട് പറഞ്ഞത്. അത് ബൃഹദാരണ്യത്തിൽ കുജിത അക്ഷരശബ്ദ ഉദിതം. മറ്റ് ചില സ്ഥലങ്ങളിൽ അക്ഷരശബ്ദം കൊണ്ട് പറഞ്ഞിരിക്കുന്നു. അക്ഷരാത്പരതഹപ്പര ഇത് ശ്രുതേഹി പറഞ്ഞ അക്ഷരാത്പരതഹപ്പര, അവിടെ അക്ഷരം എന്ന് പറയുന്നതായി. മുമ്പ് പറഞ്ഞിടത്ത് അക്ഷരം എന്ന് പറഞ്ഞ ബ്രഹ്മം, ഇവിടെ അക്ഷരം എന്ന് പറഞ്ഞ അവ്യക്തം. ഒരേ ശബ്ദം തന്നെ ഭിന്ന ഭിന്ന അർത്ഥങ്ങളിൽ പ്രയോഗിച്ചിരിക്കുന്നു. അപ്പൊ ശബ്ദം എടുത്തിട്ട് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. സന്ദർഭം അനുസരിച്ച് ശബ്ദങ്ങളുടെ അർത്ഥം മാറും. ഇവിടെ മുണ്ടകത്തിൽ അക്ഷരശബ്ദം കൊണ്ട് അവ്യക്തത്തെ പറഞ്ഞു. അക്ഷരാപരതഹ പരതഹ അക്ഷരാപര, അക്ഷരത്തിന് പരമായിരിക്കുന്നതാണ് പുരുഷൻ. അപ്പൊ അക്ഷരം അവ്യക്തമായി. ഒരിടത്ത് ആകാശ ശബ്ദം കൊണ്ട് പറഞ്ഞു, വേറൊരിടത്ത് അക്ഷരശബ്ദം കൊണ്ട് പറഞ്ഞു, ഇനി മറ്റൊരിടത്ത് കൊച്ചു മായേരി സൂചിത്വം. ചിലയിടത്ത് ഇതിനെ തന്നെ ഈ അവ്യക്തത്വത്തിന് മായ എന്ന് സൂചിപ്പിച്ചു. എങ്ങനെ? മായാം തു പ്രകൃതിയും വിദ്യ മായനന്തു മഹേശ്വരം ചിതാശ്വരത്തിൽ മായി മായാവാൻ മഹേശ്വരനാണ് എങ്കിൽ മായയാണ് പ്രകൃതി എന്ന് പറഞ്ഞു. അപ്പൊ അവ്യക്തത്തെ ഇവിടെ മായ എന്ന് പറഞ്ഞു. ഇതി മന്ത്രവർണ്ണ. ഈ മായയുടെ സ്വരൂപം എന്താണ്? അവ്യക്ത അഹിസ. അത് അവ്യക്തമാണ്. അവ്യക്തം എന്ന് പറഞ്ഞെന്താ? മായ അവ്യക്തമാണെന്ന് വെച്ചാൽ വ്യക്തമല്ല. വ്യക്തമല്ല എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? തത്വ അന്യത്വ നിരൂപണ അശക്യത്വ. അത് തത്വം സത്വം സത് അന്യത്വം അസത് എന്നിങ്ങനെ നിരൂപണം ചെയ്യാൻ അശക്യമാണ്. അതുകൊണ്ടാണ് അതിന് അവ്യക്തം എന്ന് പറഞ്ഞു. മായ സത്താണോ? നിരൂപണം ചെയ്യാൻ കഴിയില്ല. അസത്താണോ? നിരൂപണം ചെയ്യാൻ കഴിയത്തില്ല. സത്തെന്ന് എന്തുകൊണ്ട് നിരൂപണം ചെയ്യാൻ കഴിയുന്നില്ല? കാരണം സച്ചിദാനന്ദം സത്തെന്ന് വിശേഷിപ്പിക്കുന്നത് ബ്രഹ്മത്തെയാണ്. ആ സത് എന്ന് പറഞ്ഞാൽ നിത്യമെന്ന അതിന്റെ അർത്ഥം. സത്തെന്ന് പറയാൻ കഴിയത്തില്ല, കാരണം മായയെ അത് നശിക്കുന്നതാണ്. വിദ്വാനിൽ മായയില്ല, അറിവ് മായ നശിപ്പിക്കുന്നു. വിദ്യ അവിദ്യ അജ്ഞാനത്തെ മായയെ നശിപ്പിക്കുന്നു. അപ്പൊ നശിച്ചു പോകുന്ന ഒന്നിനെ നിത്യം എന്നുള്ള അർത്ഥത്തിലുള്ള സത്ത് ഉണ്ടെങ്ങനെ പറയാൻ പറ്റും? സത്തെന്ന് പറയാൻ പറ്റില്ല. അസത് എന്ന് പറയാൻ പറ്റും? ആകാശകുസുമം പോലെ ഇല്ലാത്ത ഒന്നാണ്. വെറുതെ പറയുന്നു ആകാശകുസുമം, അങ്ങനെ ഒരു കുസുമം ഇല്ല. അതുകൂടെ പറയാൻ കഴിയുമോ? അതും അസാധ്യം. എന്തുകൊണ്ട് ഇവിടെ പറയുന്നു പരമേശ്വരൻ അമ്മായി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്നു? പരമേശ്വരൻ തന്നെ അമായ അത് തന്നെ അവിദ്യാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അത് ജീവനെ മോഹിപ്പിക്കുന്നു, തത്വത്തെ മോഹിപ്പിക്കുന്നു. അപ്പോൾ അത് ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുന്നു. അതിലർത്ഥക്രിയ കാര്യത്തിയുണ്ട്. ആ തത്വത്തെ തന്നെ ബന്ധനത്തിൽപ്പെടുത്തുന്നു, സംസാരത്തിന് ഹേതുവായിത്തീരുന്നു, ജനന മരണങ്ങൾക്ക് ഹേതുവായിത്തീരുന്നു, ബന്ധമോക്ഷങ്ങൾക്ക് ഹേതുവായിത്തീരുന്നു. അങ്ങനെ ഒന്നിനെ അർത്ഥക്രിയാശൂന്യമായ ആകാശകുസുമം പോലെ അസത്തെന്ന് അങ്ങനെ പറയാൻ കഴിയും? അത് സാധ്യമല്ല. അതുകൊണ്ടാണ് അതിനെ തത്വം എന്നോ അന്യത്വം എന്നോ നിർണയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഇത് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ഓരോ വിശദീകരണങ്ങളും ഏത് സന്ദർഭത്തിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കണം. മായ അല്ലെങ്കിൽ അവ്യക്തം അല്ലെങ്കിൽ അവിദ്യ അതിനെക്കുറിച്ചുള്ള അവസാന വാക്കല്ല ഈ പറയുന്നു. ഈശ്വരാശ്രിതമായി മായ എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട് എന്നാദ്യം പറഞ്ഞു. പിന്നെ പറയുന്നു അത് സത്തെന്നോ അസത്തെന്നോ നിർണയിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ മായ എന്താണെന്നൊരു വിചാരം ചെയ്യുന്ന ഒരാൾ സംബന്ധിച്ചാണിത് പറയുന്നത്. അത് സത്തെന്നോ അസത്തെന്നോ നിർണയിക്കാൻ കഴിയത്തില്ല. വിചാരം എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും യുക്തിയെ ആശ്രയിക്കുന്നിടമാണ് വിചാരം. യുക്തിയെ ആശ്രയിക്കാത്ത വിചാരമില്ല. അപ്പൊ മായയെ യുക്തിയെ ആശ്രയിച്ച് വിചാരം ചെയ്യുന്നിടത്താണ് പറയുന്ന അവിടെ യുക്തി പരാജയപ്പെടുന്നു. എന്തിനാണ് യുക്തി ഉപയോഗിക്കുന്നത്? ഏതെങ്കിലും ഒരു വിഷയത്തിൽ യുക്തി ഉപയോഗിക്കുന്നത് ആ യുക്തിയിലൂടെ ഒരു നിർണയത്തിൽ എത്തിച്ചേരാനാണ്. യുക്തിയിലൂടെ ഒരു നിർണയത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ലെങ്കിൽ യുക്തി അവിടെ പരാജയപ്പെടും. അപ്പോ മായയെ സംബന്ധിച്ച് യുക്തി വിചാരം ചെയ്യുന്നു രണ്ടായിട്ട്, സത്താണോ അസത്താണോ. യുക്തിയിലൂടെ ഒരു നിർണയത്തിൽ എത്തിച്ചേരണം എന്താണ്? ഒന്നുകിൽ അത് സത്ത് അല്ലെങ്കിൽ അസത്ത്, ഈ രണ്ട് സാധ്യമല്ല. രണ്ടിനെയും അനുകൂലിക്കുന്ന യുക്തികളുമുണ്ട്, രണ്ടിനെയും പ്രതികൂലിക്കുന്ന യുക്തികളുമുണ്ട്. അപ്പോൾ ഒരു നിർണയത്തിലെത്താൻ കഴിയില്ല, അപ്പോൾ അവിടെ യുക്തി പരാജയപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത് നിരൂപണ അശക്യത്വ, ഇതിൻ്റെ നിരൂപണം ചെയ്യുന്നത് അശക്യമാണ്. തത്വ അന്യത്വ രൂപത്തിൽ ഇതിനെ നിരൂപണം ചെയ്യുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്ന് പറയുന്ന അതുകൊണ്ടാണ് യുക്തി വിചാരത്തിലൂടെ നിരൂപണം ചെയ്യാൻ കഴിയില്ല. പിന്നെ അല്ലാതെ എങ്ങനെ നിരൂപണം ചെയ്യാൻ പറ്റും? മായ അല്ലാതെ നിരൂപണം ചെയ്യുന്നതും മറ്റ് സന്ദർഭങ്ങളിൽ പറയുന്നത് മായയെ പരമാർത്ഥ ദൃഷ്ടിയിൽ നിരൂപണം ചെയ്യുക. യുക്തി ചിന്തയിലൂടെയല്ല, പരമാർത്ഥ ദൃഷ്ടി തത്വദൃഷ്ടിയിൽ നിരൂപണം ചെയ്യുന്ന ഭാഗങ്ങളുണ്ട്. തത്വദൃഷ്ടിയിൽ അതിനെ സംബന്ധിച്ചുള്ള നിശ്ചയം എന്താണ്? കാരണം ഇവിടെ മുമ്പ് എന്താ ചർച്ച ചെയ്തത്? മായ അവിദ്യ എന്നൊരു ഭേദം പറയാൻ കഴിയത്തില്ല. ഒരേ ഒരു തത്വത്തിൽ തന്നെ ഒരേ ഒരു ശക്തി, അത് തന്നെ അതിനെ തന്നെ മായ എന്നും അവിദ്യ എന്നുമെല്ലാം പറയുന്നു. മായ സൃഷ്ടിക്ക് കാരണമാണെന്ന് പറഞ്ഞാലും ശരിയാണ്, അവിദ്യ സൃഷ്ടിക്ക് കാരണമാണെന്ന് പറഞ്ഞാലും ശരിയാണ്, മായ ജീവനെ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞാലും ശരിയാണ്, അവിദ്യ ജീവനെ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞാലും ശരിയാണ്. ശബ്ദത്തിലെ വ്യത്യാസമുള്ളൂ, അർത്ഥത്തിൽ വ്യത്യാസമില്ല എന്നാണ് മുമ്പ് ചർച്ച ചെയ്തത്. ഇതിൻ്റെ എല്ലാം ആശ്രയം എന്താണ്? തത്വം, പരമാർത്ഥ വസ്തു. അപ്പോൾ പരമാർത്ഥ വസ്തുവിനെ ആശ്രയിച്ച് മായ എന്ന് വരുമ്പോൾ മുമ്പ് പറഞ്ഞ തത്വത്തിന് വ്യത്യാസം വരും, വിരോധം വരും. എന്താണ് മുമ്പ് പറഞ്ഞത്? അവിടെ ഈശ്വരൻ, ജീവൻ ഇങ്ങനെയെല്ലാം രണ്ടായി വിചാരം ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ എല്ലാം പരമാർത്ഥത്തിൽ തത്വം ഒന്നേ ഉള്ളൂ എന്നുള്ള ബോധത്തിൽ വേണം ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ. ശ്രുതി അതാണ് ഇവിടെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്വൈതിയുടെ അഭിപ്രായത്തിൽ തുടർന്ന് പറയുന്നത് എന്താണ്? ഈശ്വരൻ മായയോടുകൂടിയിരിക്കുന്നു. അപ്പൊ ഈശ്വരൻ, ഈശ്വരന്റെ മായ, വീണ്ടും ദ്വൈതം വരുന്നു. അത് സത്തെന്നോ അസത്തെന്നോ നിർണയിക്കാൻ കഴിയാത്തതാണെന്ന് പറഞ്ഞാലും ദ്വൈതമായി, ഈശ്വരനും ഈശ്വരന്റെ മായ. അതുകൊണ്ട് മായയെ പിന്നെ എങ്ങനെ നിരൂപണം ചെയ്യണം? ദ്വൈതം ഒഴിവാകണമെന്ന് പറയുന്നു. അതിനെ പരമാർത്ഥ ദൃഷ്ടിയിൽ നിരൂപണം ചെയ്യുന്നു. പരമാർത്ഥ ദൃഷ്ടിയിൽ എന്താണ്? അങ്ങനെ സ്വതന്ത്രമായ സത്തയുള്ള മായ എന്ന് പറയുന്ന ഒന്നില്ല. അതാണ് സാഖ്യന്മാരിൽ നിന്നുള്ള പ്രധാന വ്യത്യാസം. സാഖ്യന്മാർ സ്വതന്ത്ര സത്തയുള്ള പ്രധാനത്തെ അംഗീകരിക്കുന്നു പുരുഷനിൽ നിന്ന് വേറിട്ട്. ഇവിടെ പുരുഷൻ അല്ലെങ്കിൽ ആത്മാ ബ്രഹ്മം അതിൽ നിന്ന് വേറിട്ട് മായയുടെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ മൃത്തിൽ നിന്ന് വേറിട്ട് പാത്രത്തിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് മൃത്ത് തന്നെ. മായ എന്ന് പറയുന്നത് എന്തായി? മായാവി തന്നെ. പിന്നെ അവിടെ അതാണ് അദ്വൈതം. എങ്ങനെയാണോ ജീവൻ പരൻ തന്നെ എന്ന് പറയുന്നത് പോലെ മായ എന്ന് പറയുന്നതും മായാവി തന്നെ എന്നുള്ളത് അത് പരമാർത്ഥ ദൃഷ്ടി യുക്തിചിന്തയിലൂടെയല്ല. യുക്തിചിന്തയിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തത്തില്ല. പരമാർത്ഥ ദൃഷ്ടിയിൽ ചിന്തിക്കുമ്പോൾ പരമാർത്ഥത്തെ കാണുന്ന കണ്ണുകൊണ്ട് കാണുമ്പോൾ എന്താണ് പാത്രം എന്ന് പറയുന്നത് വ്യവഹാരയോഗ്യമായ വസ്തുവാണ്. അതുകൊണ്ട് വെള്ളം കോരിയെടുക്കാം, പാകം ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ മൃത് എന്നുള്ള ദൃഷ്ടിയിൽ നോക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ അത് മൃത് മാത്രമാണ്, ദ്വിതീയമായിട്ടൊന്നുമില്ല. ആ മൃത്തിൽ നിന്ന് വേറിട്ടൊരു പാത്രം അസാധ്യമാണ്. സ്വർണത്തിൽ നിന്ന് വേറിട്ടൊരു ആഭരണം അത് സംഭവമല്ല. അവരവിടെ ഈശ്വരന്റെ മായ എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ വ്യവഹരിക്കുന്നുണ്ടെങ്കിലും അത് എന്തുകൊണ്ട് അങ്ങനെ വ്യവഹരിക്കുന്നു? നമ്മൾ പറയുന്നു ലോകബുദ്ധി അനുസരിച്ച് അങ്ങനെ പറയുന്നു. എന്താ ലോകബുദ്ധി? ലോകര് പറയുന്നു മണ്ണുകൊണ്ട് പാകം ചെയ്യാൻ കഴിയത്തില്ല, മണ്ണുകൊണ്ട് വെള്ളം കൊണ്ടുവരാൻ കഴിയത്തില്ല. അതുകൊണ്ട് പറയുന്നു മണ്ണിൽ നിന്നുണ്ടാക്കിയ കുടം മൺകുടം എന്ന് പറയുന്നു. മൺകുടം എന്ന് പറയുമ്പോൾ അവിടെ രണ്ടല്ല, ഒന്ന് തന്നെ, മണ്ണ് തന്നെ എന്ന് മനസ്സിലാക്കുന്ന പോലെ ഈശ്വരന്റെ മായ എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരൻ തന്നെ വേറെയല്ല. പക്ഷെ അത് യുക്തിചിന്തയിലൂടെ അവിടെ എത്താൻ പറ്റത്തില്ല, പരമാർത്ഥ ദൃഷ്ടിയിൽ. അപ്പൊ എന്തായി പരമാർത്ഥ ദൃഷ്ടി? അടുത്ത ഭാഷകാരം പറയും ശ്രുതി അങ്ങനെ ബോധിപ്പിക്കുന്നു. ശ്രുതി എങ്ങനെയാണോ ബോധിപ്പിക്കുന്നത് ആ ബോധിയെ ബോധത്തെ ഉൾക്കൊണ്ടാൽ അത് ഉൾക്കൊണ്ടാൽ മതി. നമ്മൾക്കൊരാളൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ നമ്മളത് ഗ്രഹിച്ചാൽ മതി. അവിടെ പിന്നെ നമ്മുടെ ബുദ്ധി പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആവശ്യം വരുന്നില്ല. അതാണ് ഒരു വസ്തു അത് പരമാർത്ഥമാണ്, സത്യമാണ്. ആ സത്യമായ വസ്തുവിനെ ഒരാൾ ബോധിപ്പിക്കുമ്പോൾ പിന്നെ നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കേണ്ട കാര്യമില്ല, ആ വസ്തു എന്താണെന്ന് ഗ്രഹിക്കുന്നതിന്. എന്റെ മുമ്പിലിരിക്കുന്ന മേശയാണ്, ഒരാൾ എന്നോട് പറയുന്നത് ഇത് മേശയാണ് എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ ബുദ്ധി അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല, കാരണം അയാൾ ബോധിപ്പിച്ചത് സത്യമാണ്. അവിടെ വിചാരത്തിന്റെ ആവശ്യമില്ല, സത്യത്തെ അയാൾ ബോധിപ്പിക്കുന്നു, സത്യത്തെ ബോധിക്കുന്നു. പക്ഷെ ചില സ്ഥലത്തത് സാധ്യമല്ലാതെ വരും. സത്യത്തെയാണ് എന്നെ ബോധിപ്പിച്ചത്, പക്ഷേ മേശയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ഭാഷ അറിയത്തില്ല, ഇയാൾ എന്താ പറഞ്ഞ് ചിന്തിക്കേണ്ടി വരും. പല കാരണങ്ങളുമുണ്ട്, അല്ലെങ്കിൽ ഞാൻ മറ്റെന്തോ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. മേശയാണെന്ന് പറഞ്ഞു, വീണ്ടും ചോദിക്കുക എന്താ പറഞ്ഞത്. അപ്പോൾ മനസ്സ് ബഹിർമുഖമായിരിക്കുകയാണെങ്കിൽ, മനസ്സ് യുക്തി വിചാരത്തിലാണെങ്കിൽ ഈ തത്വത്തെ ബോധിപ്പിക്കുമ്പോൾ ബോധിക്കാൻ പറ്റത്തില്ല. ഭാഷകാരൻ പറയും തത്വമസി എന്ന് ബോധിപ്പിക്കുമ്പോൾ ഈ തത്വത്തെ എന്ന് ബോധിപ്പിക്കുമ്പോൾ ഒരാൾ ബോധിച്ചാൽ മതി. പക്ഷെ ഒന്നുണ്ടെന്താണ്, അയാളുടെ മനസ്സ് ബഹിർമുഖമാകാൻ പാടില്ല, അന്തർമുഖനായിരിക്കും. എന്തുകൊണ്ടാണ് അതിന് കഴിയുന്നത്? കാരണം ശ്രുതി ഇവിടെ ബോധിപ്പിക്കുന്നത് തത്വത്തെയാണ്. തത്വത്തെ ബോധിപ്പിക്കുന്നിടത്ത് വിചാരത്തിന്റെ ആവശ്യമില്ല. അതിനാണ് ദേശമസ്തുമസി എന്നുള്ള ഉദാഹരണം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളത്. അവിടെ വിചാരത്തിന്റെ ആവശ്യമൊന്നും വന്നില്ല. ദശമസ്തുമസി എന്ന് ബോധിപ്പിച്ചു, ദശമോഹം എന്ന് ബോധിച്ചു. എന്തുകൊണ്ട്? അയാൾ പറഞ്ഞു സത്യമാണ്, നീയാണ് പത്താമൻ, അതൊരു സത്യമാണ്. അതുപോലെ ഇവിടെയും പറയുന്നു, മായാവിയായ ഈശ്വരൻ എന്ന് പറയുമ്പോൾ എന്താണ് ആ മായ? പിന്നെ അക്ഷരമെന്ന് പറയാം, അവ്യക്തമെന്ന് പറയാം, ഇനി മായ എന്ന് തന്നെ പറയാം, അവിദ്യ എന്ന് പറയാം, ഏത് ശബ്ദം കൊണ്ട് പറയുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ശക്തി വിശേഷത്തോടു കൂടിയ ആളാണ് ഈശ്വരൻ എന്ന് ആദ്യം പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, എന്താ ശക്തി? അവിടെ യുക്തി വിചാരം ചെയ്യുന്നു, പിടികിട്ടുന്നില്ല. എന്താണ് സത്തെന്നോ അസത്തെന്നോ നിർണ്ണയിക്കാൻ പറ്റുന്നില്ല. ജീവിതകാലം മുഴുവൻ ചിന്തിച്ചാണ്. കാരണം മായാവിയായ ഈശ്വരൻ എന്ന് പറയുമ്പോൾ അത് പരമാർത്ഥമായ തത്വത്തെ അല്ല അവിടെ ബോധിപ്പിച്ചത്. തത്വത്തിനോടൊപ്പം തത്വമല്ലാത്ത ഒന്നിനെ അവിടെ ബോധിപ്പിച്ചു, മായയെ. അതുകൊണ്ടാണ് അത് പിടികിട്ടാത്തത്. തത്വത്തെയാണ് ബോധിപ്പിക്കുന്നതെങ്കിലോ അവിടെ സംശയരഹിതമായി ബോധിക്കും. അത് പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു തത്വമസി. അവിടെ പിന്നെ യുക്തി വിചാരത്തിന്റെ ആവശ്യമില്ല. അവിടെ പറയത്തില്ല എന്താണ് മായ തത്വ അന്യത്വ നിരൂപണസ്യ അസഖ്യം അസഖ്യ മായ എന്ന് പറയത്തില്ല. ഇത് ഈ കാര്യം പറയുന്ന സന്ദർഭത്തിൽ നമ്മൾ അതും മനസ്സിലാക്കുന്നു. ഈശ്വരന്റെ മായ എന്ന് പറയുമ്പോൾ അവിടെ ദ്വൈതം വരത്തില്ല, ഇല്ല. അങ്ങനെ ഒരു സാധനം വിശേഷിച്ച് ഇല്ല. അതെങ്ങനെ എങ്ങനെയാണോ ബോധിപ്പിക്കുന്നത് ഒരുവന് അതുപോലെ ഗ്രഹിക്കാൻ കഴിവുണ്ടെങ്കിൽ അരലാണോ ആ യുക്തി വിചാരം ആവശ്യമില്ലാതെ വരുന്നത് അവനെ സംബന്ധിച്ച്. അതാണ് പരമാർത്ഥം, അതാണ് പരമാർത്ഥ ദൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവര് അപ്പൊ അദ്വൈതത്തിൽ അവിദ്യമെന്നോ മായയെന്നോ അവിദ്യയെന്നോ ആകാശമെന്നോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്ന എന്തോ അതിനെയല്ല സംഖ്യന്മാർ ഗ്രഹിച്ചിരിക്കുന്നു. തദിതം മഹതപരം അവ്യക്തം ഇതി ഉക്തം അവ്യക്ത പ്രഭവത്വാത്മഹത. ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം മഹതപരം അവ്യക്തം എന്ന് പറഞ്ഞതിനെ മനസ്സിലാക്കാൻ. അതെല്ലാം മനസ്സിലിരിക്കും. പറയുമ്പോ ബോധ്യപ്പെട്ടില്ലെങ്കിൽ വിചാരം ചെയ്യുക, വിചാരത്തിലൂടെ നിർണയിക്കുക. നിർണയിക്കാൻ കഴിയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അതുമൊരു നിർണയമാണ്. എനിക്കിത് ബോധ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടുന്നില്ല എന്നൊരു നിശ്ചയമുണ്ട് എനിക്ക്. എന്തായാലും അതിനെ സംബന്ധിച്ചൊരു നിർണയം ആവശ്യമാണ്. പക്ഷേ ശരിയായ നിർണയം എന്ന് പറയുന്നത് എന്താണ്? അതിനോട് പരമാർത്ഥ ദൃഷ്ടി എന്ന് പറയും. അപ്പൊ അതില്ലാത്തത് കൊണ്ട് അവ്യക്തം എന്ന് പറയുമ്പോൾ സംഖ്യന്മാർ പറയുന്നു അത് പ്രധാനമാണ്, പ്രകൃതിയാണ്, സ്വതന്ത്രമായ ഒന്നാണ്, അതാണ് സൃഷ്ടിക്ക് കാരണം. അവർക്ക് ഈശ്വരന്റെ ആവശ്യമില്ല. ഈശ്വരന്റെ അസ്തിത്വത്തെ അവിടെ ഉറപ്പിച്ചു കൊടുക്കുകയാണ്, അദ്വൈതി എന്ന് ഉറപ്പിക്കുകയാണ്. തദ്ദിതം മഹതപരം അവ്യക്തം, മഹത്തിന് പരമാണ് അവ്യക്തം ഇത്യുക്തം. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ഇവിടെ ശ്രുതിയിൽ അവ്യക്ത പ്രഭവത്വാ മഹത, അവ്യക്തത്തിൽ നിന്നാണ് ഈ മഹത് ഇതുണ്ടായത്. മഹത്ത് എന്താണെന്ന് വിശദീകരിച്ചത്? എന്താണ് മഹത്ത്? മുമ്പ് രണ്ട് തരത്തിൽ വ്യാഖ്യാനിച്ചു മഹത്ത് എന്ന് പറയുന്നത് എന്താണെന്ന്. ഇതാ ഹൈരണ്യ ഗർഭി ബുദ്ധി മഹാൻ, ഹിരണ്യഗർഭന്റെ ബുദ്ധി, അതിനു വേണമെങ്കിൽ മഹാൻ മഹത്ത് എന്ന് പറയും. മുമ്പ് പറഞ്ഞതാണ് യഥാർത്ഥ ജീവോ മഹാൻ, ജീവന് വേണമെങ്കിലും പറയാം മഹാനെന്ന്. ഇവിടെ മഹതപ്പരം അവ്യക്തം അവ്യക്ത പുരുഷപ്പര പുരുഷാന്ന പരം കിഞ്ചിത് സ കാഷ്ട സ പരാഗതി എന്ന് പറഞ്ഞിടത്ത് അതുകൊണ്ട് മഹത്വം എന്ന് പറയുന്നതുകൊണ്ട് ഹിരണ്യഗർഭ ബുദ്ധി എന്നെടുക്കാം. അത് ജീവബുദ്ധി അപേക്ഷിച്ച് പരമാണ്. ഇനി ജീവൻ പറഞ്ഞു ഭോക്താവ് ഈ സംഘാതം അതിനെ പറയാം. തഥാപി അത് ഏത് തരത്തിലെടുത്താലും അവ്യക്ത അധീനത്വ ജീവഭാവസ്യ മഹതപരം അവ്യക്തം ഇത്യുക്തം. അതെന്തായാലും ശരി, ഈ ജീവഭാവം എന്ന് പറഞ്ഞാൽ ജീവത്വം. ജീവത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജനനത്തെയും മരണത്തെയും സ്വയം അനുഭവിക്കുന്ന അവസ്ഥ. ഈശ്വരനെയും തന്നെയും വേറെ വേറെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ, തന്നെയും ജഗത്തിനെയും ജഗത് നാനാത്വത്തെയും അറിയുന്ന ഈ അവസ്ഥ, ഇതാണ് ജീവാവസ്ഥ. മുക്തിയെക്കുറിച്ചും ബന്ധത്തെക്കുറിച്ചും എല്ലാം അറിയുന്ന അവസ്ഥ, ശാസ്ത്രം ഗുരു സാധന എല്ലാം അറിയുന്ന ഈ അവസ്ഥ, ഇതാണ് ജീവഭാവം. ചുരുക്കത്തിൽ എന്താണ്? ദ്വൈത ബുദ്ധിയോടുകൂടിയിരിക്കുന്ന ഈ അവസ്ഥ. ഇതെല്ലാം ദ്വൈത ബുദ്ധിയുടെ വിഷയമാണ്. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പറയുന്നു അവ്യക്ത അധീനത്വ അവ്യക്ത അധീനമാണ്. ഇതിനെന്താ കാരണം? ഈ സൃഷ്ടിക്കെല്ലാം കാരണമായിരിക്കുന്ന ഹിരണ്യഗർഭ ബുദ്ധി അതിനധീനമാണ്. അതിനനുസരിച്ചാണ് സൃഷ്ടി. ആ സൃഷ്ടിയിലാണ് ജീവബുദ്ധി ഉണ്ടായത്. ജീവന്റെ ബുദ്ധി എന്ന് പറയുമ്പോൾ പരിച്ഛിന്നമായിരിക്കുന്ന ഈ ബുദ്ധി, ഈ ബുദ്ധി കൊണ്ടാണ് നമ്മളോരോ വലിയ വലിയ തീരുമാനത്തിലൊക്കെ എത്തിച്ചേരുന്നത്, ഓരോ കണ്ടുപിടുത്തങ്ങളെല്ലാം നടത്തുന്നത്. താൻ ജീവനാണ്, ഇത് ജഗത്താണ്, ഇതിനുപരി ഈശ്വരനുണ്ട്, ഇങ്ങനെയെല്ലാം പ്രസ്താവിക്കുന്നത് എന്തിനെ ആശ്രയിച്ച്? ഈ കേവലമായ തുച്ഛമായ ബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ്. ജീവബുദ്ധി അത്രയും തുച്ഛമായ ഒരു കാര്യമാണ്. ബ്രഹ്മാണ്ഡത്തിന്റെ തത്വത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ നിസ്സാരമായ കാര്യം. എന്നാൽ ഇതുകൊണ്ട് നമ്മൾ വലിയ വലിയ തത്വങ്ങളിലൊക്കെ എത്തിച്ചേരും. ബുദ്ധി ആശ്രയിച്ച്, അങ്ങനെ കേവലമായ ബുദ്ധി ആശ്രയിച്ച് ഓരോ തത്വങ്ങളിൽ എത്തിച്ചേർന്നവരാണ് സംഖ്യന്മാർ. അതാണ് അവർക്ക് പറ്റിയ അബദ്ധം. കേവല ബുദ്ധി ആശ്രയിച്ചുകൊണ്ട് അവർ കേവല പ്രധാനത്തെ ആശ്രയിച്ചിട്ട് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം സമാധാനം കണ്ടെത്തി. ഇതെല്ലാം പ്രധാനത്തിന്റെ പണിയാണ്. ബുദ്ധി ആശ്രയിച്ച് തീരുമാനിച്ചതാണ് പറയുന്നു. അങ്ങനെ ബുദ്ധിയെ ആശ്രയിച്ച് തീരുമാനിക്കാൻ വരട്ടെ. ഈ ബുദ്ധിക്ക് അപ്പുറം ഒരു ബുദ്ധിയുണ്ട്, മഹാൻ ബുദ്ധി, ഹിരണ്യ ഗർഭന്റെ ബുദ്ധി. ആ ബുദ്ധിയുടെ ഒരു ചെറിയ സൃഷ്ടി മാത്രമാണ്, അത് സൃഷ്ടിച്ചെടുത്ത ഒന്നാണ്. ഇതിനേക്കാൾ പരമായ ഒരു ബുദ്ധിയുണ്ട്, ഇതതിന്റെ ഒരു അംശം മാത്രമാണ്. പിന്നെ ഈ ബുദ്ധിക്ക് എന്താ മഹത്വമുള്ളത് അതിനെ അപേക്ഷിച്ച് നോക്കുന്നു. എന്ന് പറയുന്നു ആ ഹിരണ്യഗർഭബുദ്ധി മഹാൻ. ജീവബുദ്ധി അപേക്ഷിച്ച് അത് മഹത്താണ്. ഒന്നുമ്പ് വിശദീകരിച്ചു, യഥാതു ജീവോ മഹാൻ തഥാപി അവ്യക്ത അധീനത്വ ജീവസ്. അപ്പൊ ജീവനെ സ്വയം ഭോക്താവായിരിക്കുന്നതുകൊണ്ട് ജീവനും ഒരുപാട് ശക്തിവിശേഷങ്ങളൊക്കെ ഉണ്ടല്ലോ. ബന്ധത്തിൽ അകപ്പെടാനും ആ ബന്ധത്തിൽ നിന്ന് മോചിക്കാനുമുള്ള വിശേഷതകൾ ജീവനുണ്ടല്ലോ. അപ്പൊ ജീവൻ മഹാനാണ്. അങ്ങനെയാണെങ്കിലും അവ്യക്ത അധീനത്വ ജീവഭാവസ്യ. പക്ഷേ ഈ ജീവഭാവൻ എന്ന് പറയുന്നത് അവ്യക്താധീനമാണ്, ഈ ജീവബുദ്ധി എന്ന് പറയുന്ന ഹിരണ്യഗർഭ ബുദ്ധിക്ക് അധീനമാണ്. അവിടെ ഹിരണ്യഗർഭബുദ്ധിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് തുച്ഛമാണ്. അതുകൊണ്ടിവിടെ പറഞ്ഞു മഹത പരം അവ്യക്തം. ഇപ്പൊ ജീവബുദ്ധിക്ക് അപ്പുറമാണ് അവ്യക്തം എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് മായ. ജീവബുദ്ധിക്ക് അപ്പുറം ഇരിക്കുന്നതാണ്, അതിനേക്കാൾ ശ്രേഷ്ഠമാണ് മായ. ഈ ജീവബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന ഈ മായയെ എങ്ങനെ ജീവബുദ്ധി കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റും? ജീവബുദ്ധി കൊണ്ട് എങ്ങനെ അതിനെ നശിപ്പിക്കാൻ പറ്റും? എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ബോധിച്ച് എന്തെങ്കിലും സാധനങ്ങളോ അഭ്യാസങ്ങളോ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ അത് നേടിയെടുക്കാൻ കഴിയുന്നു? കാരണം അത് അവ്യക്തം അല്ലെങ്കിൽ മായ ഇതിനപ്പുറമാണ്, ശ്രേഷ്ഠമാണ്. ശ്രേഷ്ഠമായ ഒന്നിനെ നികൃഷ്ടമായിരിക്കുന്ന, തുച്ഛമായിരിക്കുന്ന, പരിച്ഛിന്നമായിരിക്കുന്ന, അല്പമായിരിക്കുന്ന ഈ ജീവബുദ്ധി കൊണ്ടെങ്ങനെ എന്ത് ചെയ്യും? അതിന് സാധ്യമല്ല. അതുകൊണ്ട് രണ്ടിനെയും വേർതിരിച്ച് കാണിച്ചു. മഹതപരം അവ്യക്തം, ഈ ജീവബുദ്ധിക്ക് ഉപരിയാണ് അവ്യക്തം. മായ, പിന്നെ മായ എങ്ങനെ? ജീവബുദ്ധി കൊണ്ട് അത് സാധ്യമല്ലെങ്കിൽ പിന്നെ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു? അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രുതിയെ ആശ്രയിക്കുന്നത്. ശ്രുതിക്ക് അത് സാധിക്കും. ശ്രുതി ജീവബുദ്ധിയെ അതിന് പ്രാപ്തമാക്കുമ്പോൾ, ശ്രുതി ജീവബുദ്ധിയെ സഹായിക്കുമ്പോൾ, ആ ജീവബുദ്ധി ആ മായയെ കീഴടക്കുന്നു. അല്ലാതെ അതിന് സ്വയം സാധ്യമല്ല. അപ്പം അത് എന്തുകൊണ്ട് ശ്രേഷ്ഠമെന്ന് പറഞ്ഞു എന്നുള്ളതിന് വിശദീകരിച്ചാണ്. ഇവിടെ അവ്യക്തം എന്ന് പറയുന്നത് സാംഖ്യന്മാർ പറയുന്ന പ്രധാനമല്ല. ശ്രുതി ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യശ്ച പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധി ബുദ്ധിരാത്മാ മഹാൻ പര. മഹതപരം അവ്യക്തം എന്ന് പറഞ്ഞിടത്ത് അവ്യക്തം, പിന്നെന്താണത്? അവിദ്യാഹി അവ്യക്തം. അത് അവിദ്യയാണ്. അവിദ്യ എന്നും മായ എന്നും അത് ഉറപ്പിക്കണം. അത് മായ എന്ന് പറയുമ്പോൾ വേറെ ഒരു സംശയം വരും. എന്താ മായ എന്ന് പറയുന്നത്? വേറെ എവിടെയോ ഇരിക്കുന്ന എന്തോ ഒരു സാധനമാണ്, മറ്റാരുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം, തന്നെ ഉപദ്രവിക്കുന്ന ഒരു സാധനമാണ്, തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ആരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണെന്നൊക്കെ തോന്നുന്നു. അത് അവിദ്യ എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. അവിദ്യ തന്നിലുണ്ട്, താൻ അവിദ്യാവാനാണ്. അതുകൊണ്ടാണ് ആ ശബ്ദം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ അവ്യക്തം എന്ന് പറയുന്നത് തന്നിൽ നിന്ന് ദൂരെ ഇരിക്കുന്ന ഒന്നല്ല. ഈ പ്രപഞ്ചത്തിനെല്ലാം കാരണമായി അന്യമായിരിക്കുന്ന ഒന്നല്ല, തന്നിൽ തന്നെ ഇരിക്കുന്ന അവിദ്യ എന്ന് പറഞ്ഞത്. അത് വിശദീകരിക്കുന്നു. അവിദ്യാവത്വേനൈവ ജീവസ്യ സർവവ്യവഹാര സന്തതോ വർത്തതേ. അവിദ്യവാൻ ആയതുകൊണ്ട് ജീവൻ അവിദ്യ ഉള്ളവനായതുകൊണ്ട്, അവിദ്യയോട് കൂടിയിരിക്കുന്നതായതുകൊണ്ട് ജീവസ്യ സർവവ്യവഹാര എല്ലാ വ്യവഹാരങ്ങളും, എന്തിന് ബന്ധം മോക്ഷം എന്നുള്ള വ്യവഹാരം പോലും. ഒരാൾ പറയുന്നു എനിക്ക് മുക്തനാകണം, ഞാൻ ബന്ധനസ്ഥനാണ്, അതിന് ഉപായങ്ങൾ അനുഷ്ഠിക്കണം, സാധന അനുഷ്ഠിക്കണം, ഗുരു വേണം, ശാസ്ത്രം വേണം, ഈശ്വരം വേണം, ഇതൊക്കെയാണ് വ്യവഹാരം. എല്ലാ വ്യവഹാരങ്ങളും തന്നിലിരിക്കുന്ന അവിദ്യയെ ആശ്രയിച്ചിട്ടാണ്. നമ്മുടെ സർവവിധ വ്യവഹാരങ്ങൾ അവിദ്യ ആശ്രയിച്ചില്ലേ വ്യവഹാരമില്ല. ആ വിദ്യയെക്കുറിച്ചാണ് പറഞ്ഞത്. എന്താണ് മഹാസുഷുപ്തി യസ്യാം സ്വരൂപ പ്രതിബോധരഹിത ശരദേ സംസാരിണോ ദീപാഹ മഹാസുപ്തി. അത് മഹാസുഷുപ്തിയാണ്. അതിനാണ് സർവജീവന്മാരും സദാ സുഷുപ്തിയിലായിരിക്കുന്നത്. ജാഗ്രത എന്നോ സ്വപ്നമെന്നോ സുഷുപ്തിയെന്നോ എന്നുള്ള ഭേദം കൂടാതെ സർവജീവന്മാർക്ക് ഉറങ്ങാൻ ഒരേ സമയം ഉറങ്ങാൻ പറ്റിയ അവസ്ഥ അതേ ഉള്ളൂ എന്ന് വെച്ചാൽ ബോധമില്ലാതിരിക്കുന്നു, ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞതിനെ കുറിച്ചാണ്. കാരണം അവിദ്യ അവത്വേന ഹി ജീവസ്യ, അവിദ്യാവാനായതുകൊണ്ടാണ് ജീവന് സർവസംവ്യവഹാര സന്തതവും സർവവ്യവഹാരങ്ങളും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിദ്യയുടെ വിശേഷത എടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് എന്താണ്? അദ്വൈത ശാസ്ത്രം എന്ന് പറയുന്നത് അവിദ്യയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ്. അവിദ്യ എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിന് സഹായ കൂടാതെ തന്നെ നമ്മൾ സ്വയം സദാ ബോധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് അവിദ്യയാണ് തിരിച്ചറിയുന്നുണ്ട്. എങ്ങനെ? ഞാൻ സ്വയം പറയുന്നു, ഞാൻ അറിവില്ലാത്തവണാണ്, എനിക്കറിയില്ല, പല കാര്യങ്ങളെക്കുറിച്ചും പറയാറുണ്ടല്ലോ. അപ്പോൾ അവിദ്യ സ്വാനുഭവ സിദ്ധമാണ്, പുസ്തകത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്നതല്ല. അതിനെ ആശ്രയിച്ചിട്ട് എല്ലാ വ്യവഹാരങ്ങളും ഇവിടെ നടക്കും. എല്ലാ വ്യവഹാരങ്ങളും എവിടെ നടക്കുന്നു? ഈ ജാഗ്രതയിൽ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ അവിദ്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. ജാഗ്രതയിൽ ഈ വ്യവഹാരങ്ങളെല്ലാം നടക്കുന്നതുകൊണ്ട് അവിടെ കൽപ്പിക്കുകയാണ്, ഇതിനു മുമ്പ് ഈ വ്യവഹാരം ഇല്ലാതിരുന്ന സമയത്ത്, ഞാനൊന്നും അറിയാതിരുന്ന സമയത്ത് അവിടെ അവിദ്യ ഉണ്ടായിരുന്നു എന്ന് കൽപ്പിക്കുന്നതുകൊണ്ടാണ് ഇവിടെ അവിദ്യ ആശ്രയിച്ച് വ്യവഹാരം നടക്കുന്നുണ്ടാണ്. അതൊരു കൽപ്പന മാത്രമാണ്. കാരണം വ്യവഹാരം എവിടെയാണ് നടക്കുന്നത്? ഇവിടെ. ആ വ്യവഹാരത്തിന് കാരണം എന്തോ അതെവിടെ വേണം? ഇവിടെ തന്നെ വേണം, വേറെ എവിടെയെങ്കിലും എഴുതാൻ പറ്റത്തില്ല. വ്യവഹാരം ഇവിടെയാണ് നടക്കുന്നതെങ്കിൽ അതിൻ്റെ കാരണം ഇവിടെ ഉണ്ടായാലും, കാരണം ബീജം ഉള്ളിടത്തേ വൃക്ഷം ഉണ്ടാവും. രണ്ട് രണ്ടിടത്തായാൽ ഭൂമിയിൽ ബീജം ഇരുന്നു കഴിഞ്ഞാൽ ചന്ദ്രനിൽ വൃക്ഷം ഉണ്ടാവും? സാധ്യമല്ല. അപ്പോ ഈ വ്യവഹാരങ്ങളെല്ലാം എവിടെയാണ് നടക്കുന്നത്? ഇവിടെ. ബന്ധമോക്ഷ വ്യവഹാരങ്ങൾ, അവിദ്യാവത്വം. അപ്പൊ അതിന് കാരണമായിരിക്കുന്ന അവിദ്യ ഇവിടെ തന്നെ. ഇത് വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് താൻ ഇവിടെ അവിദ്യാവാനായിരിക്കുന്നു. വേറെ ഒരു സ്ഥലത്ത് അവിദ്യ കൊണ്ടുവച്ചിട്ട് ഇവിടെ വന്ന് വ്യവഹാരം ചെയ്യാൻ പറ്റും? പിന്നെ അവിദ്യ കൊണ്ട് വ്യവഹാരമില്ല, അങ്ങനെ സംഭവിക്കുമോ? അത് സംഭവിക്കത്തില്ല. ഒരാൾ പറയുന്നു വേറെ ഒരു സ്ഥലത്ത് അവിദ്യയുണ്ട് പക്ഷെ വ്യവഹാരമില്ല. ഏതുപോലെ പറയുന്നു അഗ്നിയുണ്ട് പ്രകാശമില്ല, അത് പറയാൻ കഴിയും. അഗ്നി ഉണ്ടെങ്കിൽ അത് പ്രകാശം സംഭവിക്കും. എന്തുകൊണ്ട്? അഗ്നിയുടെ സ്വഭാവമാണ് പ്രകാശം, അതുപോലെ അവിദ്യയുടെ സ്വഭാവമാണ് വ്യവഹാരം. അവിദ്യ ഉണ്ടെങ്കിൽ വ്യവഹാരം ഉണ്ടാകാതിരിക്കുക, സംഭവിക്കത്തില്ല. അത് പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ഒരു വസ്തുവിനൊരിക്കലും അതിന്റെ സ്വഭാവത്തെ വിട്ടുകളയാൻ പറ്റത്തില്ല. കാരണം വ്യവഹാരം അവിദ്യാത്മകമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വ്യവഹാരം ഉണ്ടായിരിക്കും. അവിദ്യ ഉള്ളിടത്തെല്ലാം വ്യവഹാരം ഉണ്ടാകും, വ്യവഹാരം ഉള്ളിടത്തെല്ലാം അവിദ്യ ഉണ്ടാകും. ചൊലിച്ച് ചോദിക്കും, പാത്രമില്ലാതെ മണ്ണിനിരിക്കാമല്ലോ. പാത്രം ഉണ്ടാക്കുന്നില്ല, മണ്ണിരിക്കുന്നില്ലേ? അതിനോട് അദ്വൈതി യോജിക്കത്തില്ല. അദ്വൈതി പറയണ്ട, എവിടെ മണ്ണിരിക്കുന്ന അവിടെയൊക്കെ പാത്രമുണ്ട്. അതവിടെ ഉണ്ട്, കാണുന്നില്ല എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതെവിടുന്ന് വന്നു? എന്തുകൊണ്ട് വെള്ളത്തിൽ നിന്ന് പാത്രം വന്നില്ല, മണ്ണിൽ നിന്ന് തന്നെ വന്നു? ആ, ഇപ്പോൾ നമ്മൾ കാണുന്ന രൂപത്തിലല്ല, അതവിടെ സൂക്ഷ്മ രൂപത്തിലിരിക്കുന്നു. ഏതെങ്കിലും രൂപത്തിൽ അത് ഉണ്ടായാലേ ഉള്ളൂ. വസ്തുക്കൾക്ക് അങ്ങനെ സ്ഥൂലം, സൂക്ഷ്മം, കാരണം, ഇങ്ങനെ നാനാഭേദങ്ങളുണ്ടാകാം, രൂപങ്ങളുണ്ടാകാം, അവസ്ഥകളുണ്ടാകാം. എവിടെയും അതുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പറയാം, അത് പ്രകടമായ രൂപത്തിലിരിക്കുന്നു, അപ്രകടമായ രൂപത്തിലിരിക്കുന്നു. ഏതെങ്കിലും രൂപത്തിൽ അതവിടെ ഉണ്ടായിരിക്കും. അതാണ് അവിദ്യയും വ്യവഹാരവും തമ്മിലുള്ള ബന്ധം. സാറിന് അവിദ്യയെക്കുറിച്ച് പറയുന്നു, അവിദ്യയുടെ സ്വഭാവം എന്ന് പറയുന്ന ആവരണം ചെയ്യുകയാണ്, മറക്കുകയാണ്. അതിൻ്റെ മറ്റൊരു സ്വഭാവമാണ് വിക്ഷേപം, നാനാത്വത്തെ കാണിക്കുക. ഇതാണ് അവിദ്യയുടെ സ്വഭാവം. ഇത് ചില സമയത്ത് ആവരണം ചെയ്തിരിക്കും, വിക്ഷേപത്തോട് കൂടാതെ ഇരിക്കും എന്ന് പറയും. അങ്ങനെ ചിലടത്ത് പറയും, ആവരണം ചെയ്തിരിക്കുക എന്ന വിക്ഷേപം ഇല്ലാതിരിക്കുക. ഇത് നമ്മൾ അബദ്ധമാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ലോകത്തെ ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക, അത് ആവരണം ചെയ്തിരിക്കുന്നു, വിക്ഷേപം കൂടാതിരിക്കുന്നു. അങ്ങനെ ഒരു വസ്തു കിട്ടത്തില്ല, ഒരു വസ്തു കിട്ടത്തില്ല. ഏതെങ്കിലും ഒരു വസ്തുവിന് ആവരണ സ്വഭാവമുണ്ടെങ്കിൽ അത് വിക്ഷേപ രൂപത്തിൽ ഇരിക്കും, അല്ലാതെ അതിനിരിക്കാൻ കഴിയത്തില്ല. വിക്ഷേപം പലതരത്തിലാവുന്നു. ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ ഞാൻ വസ്ത്രം കൊണ്ട് മൂടി വെച്ച് അത് ആവരണം ചെയ്തിരിക്കുന്നു. ആ സമയം ആ വസ്ത്രം വിക്ഷേപരൂപത്തിലിരിക്കുന്ന എന്തുകൊണ്ട് ഞാൻ അതിനെ അറിയുന്നതായത് വസ്ത്രമാണ്, ഇതിന് ഇന്നതാണ് രൂപം, ഇതിൻ്റെ നിറം ഇന്നതാണ്, ഇതിൻ്റെ ആകൃതി എന്നതാണ്. അത് സ്വയം അതിൻ്റെ രൂപത്തെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അത് ആവരണ രൂപത്തിലിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു വസ്തു ആകാശ കുസുമം പോലെ ഇല്ലാത്തതാണെന്ന് പറയേണ്ടി വരും, അതിന് ആവരണം ചെയ്യാനും കഴിയത്തില്ല. ഏത് വസ്തുവിനെ കുറിച്ച് വേണോ ചിന്തിച്ചു, ഒരു വസ്തു ആവരണം ചെയ്യണമെങ്കിൽ അത് വിക്ഷേപരൂപത്തിൽ വിളിക്കും. ആ വിക്ഷേപ സ്വരൂപത്തിന് വ്യത്യാസങ്ങൾ വരാം. വസ്ത്രത്തിൽ തന്നെ രൂപമുണ്ട്, രസമുണ്ട്, ഗന്ധമുണ്ട്, പരിണാമമുണ്ട്, പലതുമുണ്ട്. പക്ഷെ അത് വേർപിരിക്കാൻ കഴിയാത്തതാണ്. വിക്ഷേപം ആവരണം എന്ന് പറയുന്നത് വേർപിരിക്കാൻ കഴിയാത്തതാണ്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. നമ്മുടെ അനുഭവത്തിലും അങ്ങനെയാണ്. അവിദ്യ, അജ്ഞാനം, അത് എന്നൽ എന്റെ പരമാർത്ഥ തത്വത്തെ മറച്ചുകൊണ്ട് ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, എനിക്കതറിയത്തില്ല, ബ്രഹ്മം എനിക്കറിയത്തില്ല. അശ്വേ ഞാൻ പറയുന്നത് എനിക്കറിയാം ഞാൻ ആരാണെന്ന്. ഞാൻ പുരുഷനാണ്, സ്ത്രീയാണ്, സ്വാമിയാണ്, വൃദ്ധനാണ്, യുവാവാണ്, ബാലനാണ്, അപ്പൊ ഏത് സമയമാണോ അജ്ഞാനം എന്നിലിരുന്നുകൊണ്ട് എന്റെ തത്വത്തെ മറയ്ക്കുന്നത്, അതേസമയം അത് എന്നിൽ നാനാബോധത്തെയും ഉളവാക്കും. വേറെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയമാണോ അജ്ഞാനം അറിവില്ലായ്മയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, അതേസമയം അത് നാനാതരത്തിലുള്ള അറിവിനെയും സൃഷ്ടിക്കുന്നു. അറിവില്ലായ്മയും അറിവും അത് സാപേക്ഷമായിട്ടേ ഇരിക്കും. അല്ല പറയുന്നു, അതല്ല, അത് ഈ പറയുന്ന ശരിയാണ്. ഈ ജാഗ്രതയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും സുഷുപ്തിയിൽ അങ്ങനെയല്ല, അവിടെ കേവലം അറിവില്ലായ്മ മാത്രമായിരിക്കുന്നു എന്ന് പറഞ്ഞാലോ? ചിന്തിക്കാതെ പറയണം. എന്തുകൊണ്ട്? സാപേക്ഷമായിരിക്കുന്ന ഒന്നിന് രണ്ടിൽ ഒന്നിന് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ല. സാപേക്ഷമായതുകൊണ്ട് തന്നെ. അപ്പൊ സുഷുപ്തി എന്ന് പറയുന്നതോ അറിവ് അറിവില്ലായ്മ എന്ന് പറയുന്ന ഈ ജാഗ്രത വ്യവഹാരത്തിന് അതീതമാണ്. അതാണ് അതിന് വ്യവഹാര അതീതം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എങ്ങനെയാണോ അറിവിനെ കൽപ്പിക്കാൻ കഴിയാത്തത്, അതുപോലെ തന്നെ അവിടെ അറിവില്ലായ്മയും കൽപ്പിക്കാൻ കഴിയത്തില്ല. പിന്നെന്താണ്? അത് അറിവിനും അറിവില്ലായ്മയ്ക്കും അറിവ് അറിവില്ലായ്മ എന്ന് പറയുന്ന ദ്വൈതത്തിന് അതീതമാണ്. എന്താ പറയുന്ന? അവിദ്യ അധീനമാണ് സർവവ്യവഹാരം എന്ന് പറയുമ്പോൾ, ഇവിടെ ഈ ജാഗ്രതയിൽ അവിദ്യയും അവിദ്യയ്ക്ക് അധീനമായ സർവ വ്യവഹാരങ്ങളും നമ്മുടെ അനുഭവസിദ്ധമായി നിലനിൽക്കുന്നു. എന്തിനേത് പറഞ്ഞു? അവിദ്യ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അവിദ്യ എങ്ങനെ സാപേക്ഷികമായി നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. എന്തുകൊണ്ട് പറയുന്നു ആത്മാവിനെ അത് അവിദ്യ അതീതമാണ്, ദ്വന്ദ്വ അതീതമാണെന്ന് എന്തുകൊണ്ട് പറയുന്നു? അവിടെ അവിദ്യയോ അവിദ്യയില്ലായ്മയോ അജ്ഞാനമോ അജ്ഞാനമില്ലായ്മയോ ആവരണമോ വിക്ഷേപമോ ഒന്നും നമുക്ക് കൽപ്പിക്കാൻ സാധ്യമല്ല. മനസ്സിനും വാക്കിനും അഗോചരമായിരിക്കുന്നവരിടത്ത് എങ്ങനെയാണ് കൽപ്പനകൾ കൊണ്ടൊന്നിനെ സമർത്ഥിക്കുന്നത്? ഇതൊക്കെ നമ്മൾ കൽപ്പിക്കുന്നതല്ലേ, ബുദ്ധി കൊണ്ട് കണ്ടെത്തുന്നതല്ലേ. ബുദ്ധിക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് ബുദ്ധി കൊണ്ടൊന്നിനെ എങ്ങനെ കണ്ടെത്താൻ പറ്റും? പിന്നെ ബുദ്ധിക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് ബുദ്ധി കൊണ്ട് എങ്ങനെ വിവരിക്കും? പറയുന്നു അത് ബുദ്ധിക്ക് പ്രവേശനമില്ലാത്തതാണെന്ന് വിവരിക്കാം, ബുദ്ധിക്ക് അത് ആധാരമാണെന്ന് വിവരിക്കാം, ദ്വന്ദ്വത്തിന് അതീതമാണെന്ന് വിവരിക്കാം, അവ്യവഹാരമാണെന്നുള്ളതും വ്യവഹാരമാണ്. അത്രയൊക്കെ സാധ്യമാകും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്ത്? ഇതൊക്കെ വിവാദമുള്ള കാര്യമായതുകൊണ്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അവിദ്യാവത്വനൈവ ജീവസ്യ സർവസംവ്യവഹാര. അവിദ്യ ആശ്രയിച്ചിട്ട് അവിദ്യാവാൻ ആയിട്ടതാണ് പ്രാധാന്യം. ഇവന്റെ എല്ലാ വ്യവഹാരങ്ങളും അവിദ്യാവാനായിട്ടാണ്. എപ്പോഴാണോ താൻ അവിദ്യയോട് കൂടിയിരിക്കുന്നത് അപ്പോഴാണ് വ്യവഹാരം. എപ്പോഴാണോ താൻ അവിദ്യാവാൻ അല്ലാത്ത അപ്പോൾ വ്യവഹാരമില്ല. അവിടെ പിന്നെ ആവരണം വിക്ഷേപം ഒരു തരത്തിലും പറയാൻ പറ്റത്തില്ല. എപ്പോഴാണോ ആവരണം സംഭവിക്കുന്നത് അപ്പോൾ വിക്ഷേപം സംഭവിച്ചേ തീരും. കാരണം ഏതൊന്നാണോ ആവരണം ചെയ്യുന്നത് അതിന് സ്വയം വിക്ഷേപമാകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ആ വസ്തുവിൻ്റെ സത്യം അംഗീകരിക്കണമെങ്കിൽ ആ വസ്തുവിന് അങ്ങനെ ഒരു സ്വഭാവം കൂടി ഉണ്ടായാലേ പറ്റൂ. അതിനാണ് വസ്ത്രത്തിൻ്റെ ഉദാഹരണം പറഞ്ഞത്. ആവരണം എന്ന് പറയുന്നുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ പറയുന്നു. ഇനി ആവരണമെന്ന് പറയുന്നുണ്ട് ബോധമില്ലായ്മ അറിവില്ലായ്മ എന്നാണ് പറയുന്നതെങ്കിലോ അങ്ങനെയും പറയാം. ആവരണം എന്ന് പറയും ബോധമില്ലായ്മയാണ്. അപ്പോൾ ചോദ്യം വരും, അതിവിടെ ബോധമില്ലായ്മ എന്നിൽ ആണ് ബോധമില്ലായ്മ. അപ്പോൾ നീ ആര്? പരമാർത്ഥ വസ്തു. അപ്പോൾ നിന്നിൽ ബോധമില്ലായ്മ എന്ന് പറഞ്ഞാൽ നിന്റെ പരമാർത്ഥ സ്വരൂപം തന്നെ. മേശയുടെ പുറത്ത് ആനയില്ലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മേശ വേറെ എന്തെങ്കിലും ആണോ ആ പറയുന്നു? തൻ തന്നിലെ അറിവില്ലായ്മ എന്ന് പറയുമ്പോൾ എന്തായി? ഇല്ലായ്മകളെല്ലാം തൻ്റെ വാസ്തവമായ സ്വരൂപം തന്നെ. അതൊക്കെ വിചാരം ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്, പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ അവിദ്യാവാൻ എന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുകൊണ്ടത് പറയുകയാണ്. അവിദ്യാവാൻ ഏവ ജീവസ്യ അവിദ്യാവത്വേനേവ, അവൻ അവിദ്യാവാനായിരിക്കുന്നതുകൊണ്ടാണ് ജീവന്റെ സർവവ്യവഹാരങ്ങളും സന്തത നിരന്തരം. വ്യവഹാരം എന്ന് പറയുന്നത് നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് ഇത് വ്യവഹാര ഭൂമിയാണ്. ജാഗ്രത എന്ന് പറയുന്നത് വ്യവഹാര ഭൂമികയാണ്. ജീവൻ ജാഗ്രതയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ വ്യവഹാരത്തിലേക്ക് പ്രവേശിക്കുന്നു. ജീവൻ ജാഗ്രതയിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യവഹാരശൂന്യമായിരുന്ന ഏകവും അദ്വൈതവുമായിരുന്ന അവസ്ഥയിൽ നിന്നും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കുള്ള മാറ്റം, അതെന്താണ്? ആ അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ബോധത്തിൻ്റെ പ്രഥമ സ്ഫുരണമാണ് എന്ന് പറയാം. അങ്ങനെ ഒരു ബോധസ്ഫുരണം ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ബോധത്തെ സ്ഫുരിക്കുമ്പോൾ അതിനെ പറയാം, അത് പ്രഥമ സ്ഫുരണമാണ്. അതാണ്, അത് നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അവിദ്യ ഉള്ളപ്പോഴല്ല, നസുഷുപ്തിയിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അവിടെ ബോധവും ബോധമില്ലായ്മയും, ഇവിടുത്തെ ഈ ബോധവും ബോധമില്ലായ്മയും അവിടെ ഇല്ല, അതിനതീതമാണത്. അത് അതുകൊണ്ട് വ്യവഹാരം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. മഹത പരത്വം അഭേദ ഉപചാര തദ്വികാരേ ശരീരെ പരികല്പ്യതേ. മഹതപരം അവീക്തം എന്ന് പറഞ്ഞു. അവീക്തം എന്ന് പറഞ്ഞ് മനസ്സിലായി, വ്യക്തമല്ലാത്ത അവ്യക്തമായ എന്നെല്ലാം പറയാം. ഇവിടെ ഈ അവ്യക്തത്തെ കുറിച്ച് ഇത്രയും നീണ്ട ഒരു ചർച്ച വന്നു എന്തിനാണ്? ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയ പരം മനഃ എന്നെല്ലാം പറയുന്നിടത്ത് ശരീരം ഒഴികെ എല്ലാത്തിനെയും പറഞ്ഞു. അപ്പൊ ഏതാ ശരീരം? ശരീരത്തിന് അവ്യക്ത ശബ്ദം കൊണ്ട് പറഞ്ഞിരിക്കുന്നു എന്നാണ്. എന്തുകൊണ്ട് അവ്യക്ത ശബ്ദം കൊണ്ട് പറഞ്ഞു? അവ്യക്ത കാര്യമാണ് ശരീരം, അവിദ്യാകാര്യമാണ് ശരീരം. അതുകൊണ്ട് പറഞ്ഞു, അവിദ്യാകാര്യമാണെങ്കിൽ അവിടെ ശരീര ശബ്ദമല്ല ഉപയോഗിക്കുന്നത്. എന്തിനാ അവിദ്യ പറഞ്ഞു? കാരണശബ്ദം എന്തിനു ഉപയോഗിച്ചു? അതിന് ഉദാഹരണം പറഞ്ഞു, ഗോപി ശ്രീനീത മത്സരം, അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. കാര്യത്തെ പറയുന്നതിന് കർണവാചകമായ ശബ്ദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടിവിടെ അവിദ്യാകാര്യമായിരിക്കുന്ന ശരീരത്തെ, ശരീരത്തിന് കാരണമായിരിക്കുന്ന അവിദ്യ എന്നർത്ഥം വരുന്ന അവ്യക്ത ശബ്ദം കൊണ്ട് പറഞ്ഞിരിക്കുന്നു എന്നാണ് ഭാഷകാരൻ പറയുന്നത്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന് കാരണം എന്തുകൊണ്ട്? ഇവിടെ ഇന്ദ്രിയാദി സകലതിനെയും പറഞ്ഞു, ശരീരത്തെ വിട്ട് ശേഷിക്കുന്ന ശരീരം അതാണ് അവ്യക്തം, അല്ലാതെ പ്രധാനമല്ല എന്നാണ്. അന്നൂടെ പറയുന്ന മഹതപരത്വം അവ്യക്തസ്യ, അവ്യക്തത്തിന് അവ്യക്തം എന്ന് പറയുന്നത് മഹത്തിനപ്പുറമാണോ അതെന്ന് വെച്ചാൽ ജീവനപ്പുറമാണെന്നോ ഹിരണ്യഗർഭബുദ്ധിക്ക് അപ്പുറമാണെന്നോ എടുക്കാം. അഭേദ ഉപചാര കാര്യകാരണങ്ങളെ അഭേദമായി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇക്കാര്യ ശരീരെ പരികല്പതേ. അവ്യക്തം എന്ന് പറയുന്ന ശബ്ദം ശരീരത്തെ ബോധിപ്പിക്കുന്നു എന്ന് നമ്മൾ കൽപ്പിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം, വ്യാഖ്യാനിക്കണം നടക്കും. സത്യവി ശരീരവത് ഇന്ദ്രിയാദീനാം തദ്വികാരത്വ വിശേഷേ ശരീരസൈവ അഭേദ ഉപചാരാത് അവ്യക്ത ശബ്ദേന ഗ്രഹണം ഇന്ദ്രിയാദീനാം സ്വശബ്ദേനവ ഗ്രഹീതത്വാത് പരിശിഷ്ടത്വാത് ശരീരസ്യ. ശരീരവത് ഇന്ദ്രിയാദീനാം തദ്വികാരത്വ അവിശേഷേ സത്യവി എന്നന്വയിക്കണം. ശരീരത്തെ പോലെ ഇന്ദ്രിയാദികൾക്കും, ഇന്ദ്രിയാദികളും അവ്യക്ത വികാരമാണ്, അവ്യക്തകാര്യമാണ്. നിങ്ങൾ അവ്യക്തത്തിൽ നിന്ന് ശരീരം ഉണ്ടായി എന്ന് പറയുകയാണെങ്കിൽ അവ്യക്തത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ ഉണ്ടായി എന്നും പറയാം. നമ്മൾ പറയുന്നത് ശരീരവത് ഇന്ദ്രിയാധീനാം തദ്വികാരത്വ അവിശേഷി സത്യവി. ശരീരം എങ്ങനെയാണോ അവ്യക്ത കാര്യമായിരിക്കുന്നത് അതുപോലെ ഇന്ദ്രിയാദികളും അതിൻ്റെ കാര്യമാണ് എങ്കിലും ശരീരസ്ഥൈവ അഭേദോപചാര അവ്യക്ത ശബ്ദേന ഗ്രഹണം. എന്നാൽ ഇവിടെ അവ്യക്ത ശബ്ദം കൊണ്ട് ശരീരത്തെ എടുക്കാവൂ. സ്ഥൂലോ സൂക്ഷ്മമൊന്നും ഇല്ല, ഏതായാലും ശരീരത്തെ സ്വീകരിക്കാവൂ. എന്തുകൊണ്ട് ഇന്ദ്രിയാദീന സ്വശബ്ദൈരേവ ഗ്രഹീതത്വ? ഇന്ദ്രിയാദികളെ അതാത് ശബ്ദങ്ങളെ കൊണ്ട് പറഞ്ഞു. ഇന്ദ്രിയഭ്യ പരോഹ്യ അർത്ഥേഭ്യസ്യ പരമ്പര, ഇന്ദ്രിയം അർത്ഥം തുടങ്ങിയ വിഷയങ്ങളെല്ലാം അവിടെ പറഞ്ഞു കഴിഞ്ഞ് ശേഷിക്കുന്നതാണ് ശരീരം. അതിനെ അവ്യക്ത ശബ്ദം കൊണ്ടെടുക്കുന്നത്. ഇവിടെയാണ് ഭാഷകാരന് എത്ര സൂക്ഷ്മമായി എത്ര കൃത്യമായി എത്ര അടുക്കും ചിട്ടയോടും കൂടി വിചാരം ചെയ്തിരിക്കുന്നു അനിഷേധ്യമായ രീതിയിൽ. അത് നിഷേധിക്കാൻ എളുപ്പമാണ്, പക്ഷെ വ്യാഖ്യാനം നമ്മൾ കേൾക്കുമ്പോൾ അസ്വാഭാവികമായി തോരും. അമ്പിക്തം എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരീരം, ശരീരം വ്യക്തമായ ഒരു വസ്തുവാണ്. പക്ഷെ ഇവിടെ പറയുന്ന യുക്തികളെ നിഷേധിക്കാൻ പറ്റത്തില്ല. ഇന്ദ്രിയാദീനാം സ്വശബ്ദരവ്യ ഗ്രഹീതത്വ, ഇന്ദ്രിയാദികള് സ്വശബ്ദം കൊണ്ട് ഗ്രഹീതമായിരിക്കുന്നു. പരിശിഷ്ടത്വാച്ച ശരീരസ്യ, ശേഷിക്കുന്ന ശരീരമാണ് അതിനൊപ്പം. അപ്പൊ ഇവിടെ ഇത്രയും നീണ്ട ഒരു ചർച്ച അവ്യക്തത്തെ സംബന്ധിച്ച്, ശരീരത്തെ സംബന്ധിച്ച് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. കാരണം ഇവിടെയെല്ലാം ഈ ചർച്ചയിലെല്ലാം ഭാഷകാരൻ ശ്രമിക്കുന്ന എന്താണോ, പുരുഷാന്ന പര കിഞ്ച് സാ കഷ്ട സാ പര, അപുരുഷൻ എന്താണെന്നുള്ള ബോധത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പുരുഷൻ എന്തെന്നുള്ള ബോധം വേണമെങ്കിൽ ഇത് ഓരോ പടിപടിയായി കടന്ന് ചിന്തിക്കണം. അല്ല നേരിട്ട് പുരുഷനെ ബോധ്യപ്പെടാം. ഇന്ദ്രിയങ്ങൾ, അർത്ഥങ്ങൾ, മനസ്സ്, ബുദ്ധി, അതിനപ്പുറം മായ, അതിനപ്പുറമാണ് പുരുഷൻ. അപ്പം അത് ക്രമമായി ചിന്തിച്ചാലും കഴിയും. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിക്കുന്നത്. അല്ല ഒരാൾക്ക് ഇത്തരം വിചാരമൊന്നും കൂടാതെ മുമ്പ് പറഞ്ഞതുപോലെ തത്വമസി എന്ന് കേട്ട് അതിനെ ബോധിക്കാമെങ്കിൽ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. അന്യത് വർണ്ണയത് ഇതുവരെ സിദ്ധാന്തം പറഞ്ഞു. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യസ് പരം മനഃ മനസ്സസ്തു പര ബുദ്ധി ബുദ്ധിരാത്മാ മഹാൻ പര മഹതപരം അവ്യക്തം എന്ന് പറയുന്നിടത്ത് അവ്യക്തം എന്ന് പറയുന്നത് ഇവിടെ അവിദ്യയെന്നോ മായയെന്നോ പറയുന്ന ഒന്നാണ്. പക്ഷെ ഇവിടെ അവ്യക്ത ശരീരം കൊണ്ട് ശരീരത്തെ എടുക്കണം. എന്തുകൊണ്ട്? അവ്യക്തജന്യമാണ് ശരീരം. കാര്യത്തെയും കാരണത്തെയും അഭേദമായി പറഞ്ഞിരിക്കുന്നു. അവ്യക്തം എന്ന് പറഞ്ഞാൽ മായ എന്ന് പറയുന്നു, പിന്നെ ശരീരമെന്നും പറയുന്നു, അതിന് അങ്ങനെ രണ്ടും പറയുന്നത്. കാരണം ഈ മന്ത്രത്തിൽ ശരീരം ഒഴികെ ബാക്കി എല്ലാത്തിനെയും പരാമർശിച്ച് കഴിഞ്ഞു. പിന്നെ ശേഷിക്കുന്ന ശരീരമാണ്. അതുകൂടെ വന്നാലേ നോക്ക് പറഞ്ഞ രഥരൂപകവുമായി ഇത് പൊരുത്തപ്പെടത്തുള്ളൂടെ. മുഖ്യമാണ് രഥമെന്ന് പറയുന്നത്, രഥമാണ് ശരീരം. അതുകൊണ്ട് ഇവിടുത്തെ അവ്യക്ത ശബ്ദത്തിന് മായ അവിദ്യ എന്നൊക്കെയാണ് അർത്ഥമെങ്കിലും ഈ സന്ദർഭത്തിൽ ആ അർത്ഥത്തിൽ നിന്നും ശരീരത്തെ ബോധിക്കണം. എന്നാലേ കഠോപനിഷത്തിലെ ഈ ഭാഗവുമായി ചേരത്തുള്ളൂ. അപ്പൊ രണ്ടർത്ഥത്തെയും സ്വീകരിക്കാം. മുഖ്യമായ അവ്യക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായ അല്ലെങ്കിൽ അവിദ്യ, ഇവിടെ ഈ സന്ദർഭത്തിൽ അവിദ്യാകാര്യമായ ശരീരം. അപ്പൊ ഇവിടെ ശരീരം വിട്ടുപോയിട്ടില്ല, ശരീരത്തെ അവ്യക്ത ശബ്ദം കൊണ്ട് പറഞ്ഞു. അതിന് വ്യക്തമായിരിക്കുന്ന ശരീരത്തെ അവ്യക്തമെന്ന് എങ്ങനെ പറയാം? അതിനൊക്കെ സമാധാനം നോക്കു പറഞ്ഞു, അങ്ങനെ പറയുന്ന തെറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കാര്യകാരണങ്ങളെ അഭേദമായി പറഞ്ഞു, അല്ലെങ്കിൽ ഉപചാരമായി പറഞ്ഞു, ഗുണമായ അർത്ഥത്തിൽ പറഞ്ഞു. ഇത്തരം വിശദീകരണങ്ങളെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. ഇനി വൃത്തികാരന്റെ അഭിപ്രായം പറയുന്നു. ഇത് വേറെ രീതിയിലും പറയാം. കാരണം മഹതപരം അവ്യക്തം അവ്യക്ത പുരുഷപര എന്ന് പറയുമ്പോൾ അവ്യക്തത്തെ ഏത് രീതിയിലായാലും വ്യാഖ്യാനിച്ചേ പറ്റൂ. മറ്റൊരു രീതിയിൽ മനസ്സിലാക്കിയാലും അദ്വൈതത്തിന് വിരോധം വരത്തില്ല എന്നാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. അവ്യക്തം എന്ന് പറയുന്നുണ്ട് കേവല ശരീരം എന്നെടുക്കാതെ സൂക്ഷ്മ ശരീരം എന്നെടുക്കണം, അത് വ്യക്തമല്ലല്ലോ. ശരീരം രണ്ടുണ്ട്, സ്ഥൂലവും സൂക്ഷ്മം. ആ സൂക്ഷ്മ ശരീരം വ്യക്തമല്ല, അത് അവ്യക്തമാണ്, അതിനെടുക്കുക എന്ന് വൃത്തികാരൻ പറയുന്നു. ഭാഷകാരൻ അതിനെ നിഷേധിക്കും, എന്നിട്ട് പറയും നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ അങ്ങനെ ഒരർത്ഥം കൊടുക്കുക. ഞങ്ങളെ സംബന്ധിച്ച് നഹ ന ചിഹ്നം, ഞങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല. അങ്ങനെ എടുക്കുന്നത് കൊണ്ടും ഇവിടെ തത്വത്തെ ബോധിക്കുന്നതിന് വിരോധമൊന്നുമില്ലെങ്കിൽ അങ്ങനെ എടുക്കുക. അവ്യക്തം എന്ന് പറയുന്നത് മായയാണെങ്കിൽ ഇവിടെ മായാകാര്യമായിരിക്കുന്ന സൂക്ഷ്മ ശരീരം എന്നുള്ള അർത്ഥത്തെ എടുക്കുക, ദോഷമൊന്നുമില്ല എന്ന്. ആ കാര്യമാണ് അടുത്ത് ചർച്ച ചെയ്യുന്നത്. അന്യത് വർണ്ണയന്തി, മറ്റു ചിലർ ഇങ്ങനെ പറയുന്നു, ജീവിതം ഹി ശരീരം, ശരീരം രണ്ടു തരത്തിലുണ്ട്, സ്ഥൂല സൂക്ഷ്മം ച, സ്ഥൂലവും സൂക്ഷ്മവും. സ്ഥൂലം യതിത് ഉപലഭ്യത, ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സ്ഥൂലം. സൂക്ഷ്മം തത് ഉത്തരത്ര പക്ഷേ, സൂക്ഷ്മം എന്ന് പറയുന്നത് ഇനി ബ്രഹ്മസൂത്രത്തിൽ പറയും, വിശദമായി ചർച്ച ചെയ്യും. എന്താണ് തദന്തര പ്രതിപത്തു രംഹതി സംപരിഷുക്ത പ്രശ്ന നിരൂപണാഭ്യാം. ഇത് വളരെ പ്രശസ്തമായൊരു സൂത്രമാണ്. ഇതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ഛാന്ദോഗ്യത്തിലും ബൃഹദാരണത്തിലുമുള്ള ചോദ്യ ഉത്തരങ്ങളിലൂടെ, പ്രശ്ന നിരൂപണങ്ങളിലൂടെ, ചോദ്യം ഉത്തരം അതിൻ്റെ നിർണയം, ഇതിലൂടെയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കാം. എന്താണ് തദന്തര പ്രതിപത്തവും? ഈ ശരീരം വിട്ടിട്ട് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കാൻ പോകുമ്പോൾ ജീവൻ ഇപ്പോൾ മരണസമയത്തല്ലെങ്കിൽ ഉത്ക്രാന്തിയിൽ ഈ ശരീരം വിട്ടു പോകുമല്ലോ. അങ്ങനെ പോകുന്ന സമയത്ത് സംപരിഷുക്ത ഹരംഹതി, ആ ജീവൻ പോകുന്നത് സൂക്ഷ്മ ശരീരത്തോടു കൂടിയാണ്. ഹരംഹതി എന്ന് വെച്ചാൽ ഗച്ഛതി, സൂക്ഷ്മ ശരീരത്തോട് കൂടി, അതാണ് സംപരിഷുക്തനായി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ പറയുന്നത് മരണസമയത്ത് ജീവന് ഒരു ഗതിയുണ്ട്, ഒരു പോക്കുണ്ട്. ഇത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നു? സൂക്ഷ്മ ശരീരത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, തച്ച ഉഭയമവി ശരീരം അവിശേഷ പൂർവത്ര രഥത്വേന സങ്കീർത്തിതം. മുമ്പ് രഥരൂപകത്തെ കുറിച്ച് പറഞ്ഞപ്പോ രണ്ട് ശരീരത്തെയും പറഞ്ഞു, സ്ഥൂലത്തെയും സൂക്ഷ്മത്തെയും പറഞ്ഞു. കാരണം അവിടെ ശരീരം രഥമേവത്വം എന്നാണ് പറഞ്ഞത്. ആണ് തച്ച ഉഭയമതി, രണ്ടും ശരീരം അവിശേഷ ഒരുപോലെ പൂർവോത്ര രഥത്വേന സങ്കീർത്തനം, മുമ്പിൽ രഥമായി പറഞ്ഞു. ഇഹതു, ഇവിടെ അടുത്ത മന്ത്രത്തിൽ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ എന്ന് പറയുന്ന സ്ഥലത്ത് സൂക്ഷ്മ അവ്യക്ത ശബ്ദേന പരിഗ്രഹം, ഇവിടെ പറഞ്ഞ അവ്യക്ത ശബ്ദം കൊണ്ട് സൂക്ഷ്മ ശരീരത്തെ എടുക്കണം എന്ന് പറയുന്ന ആരോ വൃത്തികാരൻ. വൃത്തികാരൻ പറയുന്ന പല കാര്യങ്ങളെയും ഭാഷകാരൻ പൂർണ്ണമായി അംഗീകരിക്കും, ചിലടത്ത് മനസ്സില്ല മനസ്സോട് അംഗീകരിക്കും, ചിലടത്ത് നിഷേധിക്കും. അത്ര വലിയ വിരോധിയൊന്നുമല്ല. മുമ്പ് പറഞ്ഞെടുത്ത് ശരീരം രഥമേവത്തു എന്ന് പറഞ്ഞെടുത്ത് ശരീരം എന്ന് പറഞ്ഞാൽ സ്ഥൂല സൂക്ഷ്മ ശരീരം രണ്ടിനെടുക്കുക. ഇവിടെ മഹതപരം അവ്യക്തം എന്ന് പറയുന്നിടത്ത് സൂക്ഷ്മ ശരീരത്തെ എടുത്ത് അവിടെ അവ്യക്ത ശബ്ദം പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാലോ, ഇഹത്ത് സൂക്ഷ്മ അവ്യക്ത ശബ്ദേന ഗ്രഹീത, ഇവിടെ സൂക്ഷ്മ ശരീരത്തെ ഗ്രഹിക്കണം. സൂക്ഷ്മ അവ്യക്ത ശബ്ദാർഹത്വ, സൂക്ഷ്മത്തിന് അവ്യക്തം എന്നുള്ള ശബ്ദം കൊണ്ട് പറയാം. തത് അധീനത്വച്ച ബന്ധമോക്ഷ വ്യവഹാരസ്യ, അതിനധീനമാണ് ബന്ധമോക്ഷ വ്യവഹാരങ്ങൾ, അതിന് ഒരു മുഖ്യമായ പങ്ക് വഹിക്കുന്നതാണ് ഈ സൂക്ഷ്മ ശരീരം. അതിൻ്റെ ബന്ധനമുള്ളിടത്തോളം കാലം ഈ ജീവൻ സംസാരമുണ്ട്, മുക്തി എന്ന് പറയുമ്പോൾ അതിൽ നിന്നുള്ള മുക്തിയും വേണം. ആണ് തദാധീന സൂക്ഷ്മ ശരീര അധീനമാണ് ബന്ധമോക്ഷ വ്യവഹാരം. ജീവാത്മസ്യ പരത്വം ഈ ജീവനിൽ നിന്ന് ആ സൂക്ഷ്മം എന്ന് പറയുന്നത് പരമായിരിക്കുന്ന ഈ ഭോക്താവിൽ നിന്ന് യഥാർത്ഥാധീനത്വാദ് ഇന്ദ്രിയജന്യ വ്യാപാരസ് ഇന്ദ്രിയഭ്യ പരത്വം അർത്ഥാനാം. അന്ന് മുമ്പ് പറഞ്ഞു എന്താണ്? വിഷയങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളില്ലെങ്കിൽ ഉപയോഗശൂന്യമായി, അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് വിഷയം എന്ന് നേരത്തെ പറഞ്ഞു. അതിനെ ഓർമ്മിപ്പിക്കുകയാണ്. അർത്ഥാധീനത്വാദ് ഇന്ദ്രിയ വ്യാപാരസ്യ ഇന്ദ്രിയ പ്രവൃത്തി അർത്ഥത്തിന് വിഷയത്തിന് അധീനമാണ്. അതുകൊണ്ട് ഇന്ദ്രിയഭ്യ പരത്വം അർത്ഥാനം. അതുകൊണ്ട് ഇന്ദ്രിയത്തിനേക്കാൾ പരമാണ് അർത്ഥങ്ങൾക്ക്. അതുകൊണ്ട് ജീവനേക്കാൾ പരമാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയാം. അതുകൊണ്ട് ഇവിടെ സൂക്ഷ്മ ശരീരത്തെ സ്വീകരിക്കണം അവ്യക്തം എന്ന് പറഞ്ഞിടത്ത് എന്ന് പറയുമ്പോൾ അതിനെ ഭാഷകാരൻ നിഷേധിക്കുകയാണ്. ആദ്യം നിഷേധിക്കുന്നു, ഒരു അംഗീകരിക്കും. തേയ്സ്തു ഏതത് വക്തവ്യം. ശരി, നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഏതത് വക്തവ്യം, ഞാനീ പറയാൻ പോകുന്നതിനുകൂടി നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഇവിടെ കേവല സൂക്ഷ്മ ശരീരത്തെ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിശേഷേണ ശരീരദ്വേഷ്യപൂർവസ്യരതത്വേന സങ്കീർത്തിതത്വാത് സമാനയോഹോ പ്രകൃതത്വ പരിശിഷ്ടത്വയോഹോ കഥം സൂക്ഷ്മമേവ ശരീരമിഹ ഗ്രഹ്യത്തെ ന പുനഃസ്ഥൂലമപീതി. കാരണം പൂർവ്വ മന്ത്രത്തിൽ രണ്ട് ശരീരത്തെയും ഗ്രഹിച്ചു എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. ഒരേ പ്രകടനത്തിൽ തന്നെ അത് കഴിഞ്ഞു വരുന്നു രണ്ടാമത്തെ മന്ത്രം. അപ്പോൾ പൂർവ്വം ഉത്തരം, പൂർവ്വത്തിൽ രണ്ടിനെയും ഗ്രഹിച്ചു, ഉത്തരത്തിൽ കേവലം സൂക്ഷ്മ ശരീരത്തെ മാത്രം ഗ്രഹിച്ചു, സ്ഥൂലത്തെ ഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾക്കെങ്ങനെ പറയാൻ കഴിയും? ആ സന്ദർഭം ആ പ്രകരണം അനുസരിച്ച് രണ്ടും പറയണ്ടേ എന്നാണ്. അവിശേഷണ ശരീരദ്വേഷ്യ പൂർവത്ര മുമ്പ് രണ്ട് ശരീരത്തെയും രഥത്വന സങ്കീർത്തിതത്വ രഥമാണെന്ന് പറഞ്ഞു. സമാനയോഹോ പ്രകൃതത്വ പരിശിഷ്ടത്വയോഹോ, പ്രകൃതത്വം എന്ന് പറയുന്ന പൂർവത്തിലെ മന്ത്രം, പരിശിഷ്ടത്വം എന്ന് പറയുന്ന രണ്ടാമത്, രണ്ടും സമാനമാണ്. മുമ്പിൽ അത് രൂപകമായി പറഞ്ഞു, രണ്ടാമത് അതിനെ വിശദീകരിക്കുന്നു. അഥം സൂക്ഷ്മമേവ ശരീരമേഹ ഗ്രഹീയത. എങ്ങനെ പറയാൻ കഴിയും ഇവിടെ സൂക്ഷ്മ ശരീരത്തെ ഗ്രഹിക്കാൻ പാടുള്ളൂ എന്നാ പിന്നെ സ്ഥൂലമിതി, സ്ഥൂലത്തെ ഗ്രഹിക്കുന്നില്ല എന്ന്? എന്നിട്ട് ഭാഷകാരൻ ചോദിക്കുന്നു, ആമനാദസ്യ അർത്ഥം പ്രതിപത്തും പ്രഭവാമോ നാമനാദം പരിണയോക്തും. നമുക്കൊരു കാര്യം ചെയ്യാൻ, എന്താണ് ശ്രുതിയുടെ അർത്ഥം എന്താണെന്ന് വിചാരം ചെയ്ത് തീരുമാനിക്കാം, അല്ലാതെ അവിടെ പരിയനിയോഗം ചെയ്യാൻ പാടില്ല. അതായത് ശ്രുതിയുടെ അർത്ഥത്തെ വിചാരം ചെയ്ത് നിഷേധിക്കുകയല്ല, അതിനല്ല നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. ശ്രുതിക്കൊരു താല്പര്യമുണ്ട്, ചർച്ച ചെയ്ത് കണ്ടുപിടിക്കുക. അല്ല, ശ്രുതിയുടെ താല്പര്യത്തെ ചർച്ച ചെയ്ത് അവസാനം അതിനെ ഖണ്ഡിച്ചു കളയുക. നമ്മളൊരുപാട് വിചാരം ചെയ്തിട്ട് തത്വത്തെ ഖണ്ഡിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ചർച്ചയുടെ ആവശ്യമില്ല. എന്നുവെച്ചാൽ ഒരുപാട് വിചാരം ചെയ്തു, അവസാനം കണ്ടെത്തി ഇതാണ് പരമാർത്ഥം. എന്നിട്ട് പറയണു ഇതൊക്കെ അസംബന്ധമാണ്, പിന്നെ ഇതിനെ ചർച്ച. അവർ പൊതുവായ തത്വം പറയണു, അമ്മനാഥം എന്ന് വെച്ചാൽ വേദം. വേദത്തിന്റെ അർത്ഥം പ്രതിപത്തം പ്രഭവാമോ. നമ്മൾക്ക് അതിന് കഴിയും. ഇങ്ങനെ വിചാരം ചെയ്തു കഴിഞ്ഞാൽ ആ അർത്ഥത്തെ ബോധിക്കുന്നതിന് നമ്മൾ ശക്തരാണ്, നമുക്കതിന് കഴിയും. നാമനാദം പരിയനിയോക്തം, പരിയനിയോഗം അത് ശരിയല്ല. നിങ്ങൾ, ഞങ്ങളും വിചാരം ചെയ്യുന്നു, നിങ്ങളും വിചാരം ചെയ്യുന്നു, എന്നിട്ട് എന്താണ് താല്പര്യമെന്ന് നിർണയിക്കുന്നു. നിർണയിച്ചിട്ട് പിന്നെ നിഷേധിക്കുക, അത് ശരിയല്ല. അതിനെ തുടർന്ന് വിശദീകരിക്കുന്നു. ഇനിപ്പിറകിലേക്ക് പോവാം. ഇനി പ്രാക്ടിക്കൽ ക്ലാസ്സാണ്. ഇതൊരു ക്ലാസ്സല്ല, ഇവിടെ മുതലാണ് ക്ലാസ് തുടങ്ങുന്നത്. ബ്രഹ്മസൂത്രത്തിലെ ക്ലാസ്. ഇതിലുള്ളത് ആത്മവിചാരം. അവിടെ ഇത് വിചാരം ചെയ്യരുതെന്നാ ശരിയാകുന്നു. അപ്പൊ അത് നമ്മൾ നിർത്തിവെച്ചു. തദ്ദേതവ്യയുക്തം ക്വചിത് ആകാശ ശബ്ദം നിർദ്ദിഷ്ടം ഏതസ്മിന്നു ഖലു അക്ഷരേ ഖലു അക്ഷരേ. ഈ ഖലു അക്ഷരേ എന്നുള്ളതെല്ലാം അത് പിരിക്കുന്നതിന് കുറച്ച് പരിചയം വരണം. അങ്ങനെ ഒരു പദം ഉണ്ടെന്ന് അറിയുമ്പോൾ പിന്നെ അത് അനായാസം നമുക്ക് പിരിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പിരിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം അത് പിരിച്ചെടുക്കാൻ പറ്റും. അറിയാൻ വയ്യാത്തവർക്ക് ഗർഗി ആകാശ ഓതസ്ഥർഗി ആകാശ ഇവിടെ എല്ലാ സന്ധിയാണ്. ആകാശ ഓതസ്ഥ പിന്നെ എല്ലാ സൂത്രങ്ങളും പറയും. അപ്പൊ എല്ലാ ആയ അവിടെ മൂന്ന് തുടങ്ങണം. അതുകൊണ്ടെല്ലാം പറയാൻ പറഞ്ഞു, എനിക്കറിയാം അബദ്ധം പറഞ്ഞു പോകും. വിസർജനീസി സഹയൊക്കെ എവിടെ എത്തി? അതെവിടെ എത്തി? അതുകൊണ്ടാ പറയുന്ന എല്ലാം പറയണം. എന്താണ് എങ്ങനെ? അവിടെ അല്ല ഞാൻ ചോദിക്കുന്നു, ആകാശ ഓതസ്ഥ അവിടെ ഞാൻ പിരിച്ചത്. ആകാശ ഓതസ്ഥ അവിടെയാണ്. ശരി, അത് അംഗീകരിച്ചു. സജുഷൊരു ആകാശ ഓതസ്ഥ ആകാശ ഓതസ്ഥ അവിടെ ചോദിക്കുന്നു. സജുഷ്വരൂപിനെ ഭോ ബഹു അപ്പു ആ പൂർവസ്യ യു അശി യകാരം വന്നു. പിന്നെ ആകാശ എന്ന് ബീജിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തുടങ്ങും? സകാരത്തിൽ തുടങ്ങും. അങ്ങനെ കേട്ടില്ല. സ അതിനെന്തു വരും? എന്തുവരും? ഋത്വം വരും. സജുഷു ഋത്വം വന്നിട്ട് എത്തും വരും. എത്തും വന്നിലും ഭൂവഗോപുർവശി പ്രകാര ഏകാരം ലോകശരി. അതുകൊണ്ടാണ് അത് എല്ലാം പറയണമെന്ന് പറയുന്നത്. ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഭരവസ്ഥാനം വിസർജനം അത് വരും ഇത് വരും അതൊന്നും വരാൻ പാടില്ല. അത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? ആകാശ ഓതസ്ഥ ഇവിടെ ഏത് സൂത്രം വരേണ്ടത് നിങ്ങൾ പഠിച്ചതനുസരിച്ച്? ആകാശ ഓതസ്ഥ ആക്കി വരെ ഓ ഇരിക്കുന്നു ഔ വരാം, പക്ഷെ വരുന്നില്ല. എന്തുകൊണ്ട്? അസിദ്ധമായി ലോകശകലീശ. ഓതശ്ച എന്ന് പറയുന്നിടത്താണ് നേരത്തെ ഓതഹ ച എന്ന് പിരിക്കുമ്പോൾ എന്തുവരും? സശുഷുരു വിസർജന ഇത്രയും സൂത്രങ്ങളുള്ളത് ഓതശ്ച പ്രോതശ്ച അതുപോലെ തന്നെയാണ്. അത്രയും സൂത്രങ്ങൾ വരും. അത് നോക്കുക, ശ്രുതിയിൽ ആ സന്ധികളെല്ലാം കൃത്യമായിട്ട് വന്നിരിക്കുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കിയിട്ടാണ് പാണിനി നിയമങ്ങൾ ഉണ്ടാക്കിയത്, ഭാഷയെ നോക്കിയിട്ട് അല്ല. പാണിനിയും പഠിച്ചിട്ട് ഋഷിമാർ പറഞ്ഞതല്ല, തിരിച്ചാ സംഭവിച്ചു. ഇത് ശ്രുതേഹി സജുഷൂരു വിസർജനിസ വന്ന ക്വചിത് അക്ഷര ശബ്ദോദിതം. അവിടെ ശബ്ദേന ഉദിതം എന്ന് സമാസം എന്നാണ്. സമാസം എന്ന് പറയുന്ന ഭാഗം നമ്മൾ വിട്ടിരിക്കുകയാണ്. അത് ഇതും കൂടെ ഇവിടെ ശബ്ദോദിതം എന്നെടുത്ത് ശബ്ദ ഉദിതം എന്ന് പിരിക്കുന്നതിന് നമുക്ക് ലൈസൻസ് ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മനസ്സിലായിക്കോണം, ഇയാൾക്ക് ഭാഷയെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല, പിന്നെ എന്ത് ചെയ്യണം? ശബ്ദേന ഉദിതം എന്ന് വിഗ്രഹിക്കണം. നമ്മളവിടെ എത്തിയില്ലല്ലോ. എന്നാലും വേണമെങ്കിൽ അങ്ങനെ പിരിക്കുന്നതിനുള്ള ഒരു ലൈസൻസ് ഞാൻ തൽക്കാലം നിങ്ങൾക്ക് തരാം, സന്ധി മനസ്സിലായി അറിയാൻ വേണ്ടി മാത്രം. ഒരു പെർമനന്റ് ലൈസൻസ് കിട്ടത്തില്ല. അത് സംഗതി ശരിയാണ്, അവിടെ സന്ധി വന്നിട്ട്, പക്ഷെ സമാസം വന്നിട്ടാണ്. ഇതിനെക്കുറിച്ച് ശരിയായ ബോധമില്ലാത്തവര് ഇതങ്ങ് പിരിക്കും, പദം പിരിക്കും, ശബ്ദ ഉദിത ശബ്ദ ഉദിത. അങ്ങനെ പദം പിരിച്ച എന്താ വരുന്നത്? നമുക്ക് അർത്ഥം കിട്ടത്തില്ല. അർത്ഥം കിട്ടണമെങ്കിൽ എന്ത് വേണം? വിഗ്രഹിക്കണം. വിഗ്രഹിക്കാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിരിക്കും. പിന്നെ പലരും ഇത് പഠിക്കുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ലളിതാ സഹസ്രനാമം പിരിച്ചു വായിക്കാമെന്നാണ്. മനസ്സിലിരിക്കും, മഹാബദ്ധമായി പോകും. അങ്ങനെ ആരും വിചാരിക്കരുത് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് പിരിക്കാൻ പറ്റത്തില്ല, അതെല്ലാം വിഗ്രഹിക്കണം. സമാസം അറിഞ്ഞാലേ ആ കാര്യം നടക്കത്തുള്ളൂ. ഞങ്ങൾ പിരിച്ചു വായിക്കുന്നതോ എന്ന് ചോദിക്കും. അത് പാലങ്കാം മൂലങ്കാന്ന് കൊണ്ട് രാമായണം വായിക്കുന്ന പോലെ ഏതും പിരിച്ചു വായിക്കും. നമ്മുടെ തകരാറാണ്. നമുക്ക് അറിവില്ലാത്തതുകൊണ്ട് എന്തിനും ധൈര്യമുണ്ട്. പിരിച്ചല്ല വായിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്വചിത് ആകാശ ശബ്ദോദിതം. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ആകാശ ശബ്ദ ഉദിതം ഒന്ന് പിരിച്ചു വായിക്കരുത്, അബദ്ധമാണ്. പിന്നെ എങ്ങനെ വായിക്കണം? ആകാശ ശബ്ദോദിതം എന്ന് തന്നെ വായിക്കണം. കാരണം ഇത് പദം പിരിക്കേണ്ട സ്ഥാനമല്ല. ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പിരിക്കുകയാണെങ്കിൽ എന്റെ അർത്ഥം ബോധമില്ല. വിവരമുണ്ട്, വായിക്കാനുള്ള വിവരമുണ്ട്, പക്ഷെ ബോധമില്ല എന്നിനിയെങ്കിലും മനസ്സിലാവും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ പിരിച്ചു വായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഭക്തർക്കൊന്നും പിടിക്കത്തില്ല. അവർ ചോദിക്കും ഭക്തി എന്തിനാ, വിഭക്തി എന്തിനാ, ഭക്തി പോലെ. പ്രത്യേകിച്ച് ഈ ഭക്തിയിൽ ബ്ലാക്ക് ബെൽറ്റ് എടുത്തവരുണ്ട്. അവരുടെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ സ്മാഷ് ചെയ്ത് കളഞ്ഞു. ഇതൊക്കെ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇതൊന്നും വായിക്കാൻ പോകരുത്. മനസ്സിൽ ഭക്തിയും കൊണ്ട് എവിടെയെങ്കിലും പോയിരുന്ന് ഭജിച്ചുകൊണ്ടിരിക്കും. ഭക്തിക്ക് എന്തിനാ ലളിതാ സഹസ്രനാമം, അല്ലെങ്കിൽ ഭക്തി ഉണ്ടാകത്തില്ലേ? ഇതൊക്കെ വായിക്കുകയാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞ് തെറ്റുകൂടാതെ വായിച്ചാൽ നല്ലത്. തെറ്റു വന്നാലും കുഴപ്പമില്ല, ഭക്തി ഉണ്ടെന്നാണ് ഈ വായിക്കേണ്ടത്. ഇതിനെ വായിക്കാൻ പോകുന്നു. ഭക്തി അതിലും വലുത് തന്നെയാണ്, ഒരു സംശയമില്ല. അക്ഷരത്തേക്കാൾ വലുത് തന്നെയാണ് ഭക്തി. പിന്നെ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ഭക്തി ഉപയോഗിക്കരുത്. അക്ഷരാത് പരതഹ പര ഇവിടെ വിസർഗം വിധിച്ചിരിക്കുകയാണ്. ഞാനിപ്പോ ചോദിക്കുകയാണ്, നമ്മൾ വിസർഗത്തെ വിധിക്കുന്ന എത്ര സൂത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്? ശരി ശരി ഇവിടെ പറയുന്നുണ്ടാരോ? ആരാ പറഞ്ഞു? വാശരി. മൂന്നെണ്ണം പഠിച്ചില്ലേ? അതങ്ങനെ അങ്ങനെ ഓർത്തിരിക്കണം. എന്നാലേ നമുക്കിത് എവിടെയെങ്കിലും, ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും, കാരണം ഈ ഉദാഹരണം കണ്ടിട്ട്. അപ്പൊ വിസർഗത്തെ വിധിക്കാൻ മൂന്ന് സൂത്രം കൊണ്ട് അതിൽ ഓരോ സൂത്രം എന്നെ സ്ഥലത്ത് പ്രവർത്തിക്കുന്നു എന്നുകൂടെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ സംഗതി വളരെ എളുപ്പമാവും. പരിധ പരാ എന്നുള്ളടത്തോ അവസാനം അവസാനം സഞ്ജീവിക്കുന്ന സൂത്രം വിരാമാവസ്ഥ ഇത് ശ്രുതേഹേ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഇനി ഇത് ആവർത്തിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ കുറെ പേരും മിണ്ടാതിരിക്കുന്നുണ്ട്, അതാണ് അവിടെയാണ് എനിക്ക് സംശയം. ഇവരെല്ലാം അറിഞ്ഞിട്ട് എല്ലാം അറിഞ്ഞവരും മിണ്ടാതിരിക്കും. അത് സാറിന് പറയാറില്ലേ, കണ്ടവൻ മിണ്ടത്തില്ല, മിണ്ടവൻ എന്താ പറയുന്നു, അങ്ങനെ എന്താ പറയുന്നുണ്ടോ? അതുപോലെ ഇതെല്ലാം അറിഞ്ഞിട്ടാണ് കുറച്ചുപേരും മിണ്ടാതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നത്. ഇത് ശ്രുതേഹേ ക്വചിത് മായേതി മായേതി സൂചിത്വം മായാന്ത് പ്രകൃതി വിദ്യാത്മായനന്ത് മഹേശ്വരം ഇതി മന്ത്രവർണ അവ്യക്താഹി സാ മായ സാ മായ. ഏതാണ്? ചിലപ്പോൾ മനഃപൂർവ്വം നിങ്ങളെ തെറ്റിക്കാനും ഞാൻ ചോദിക്കും, അതുകൊണ്ടല്ല പൂർണ്ണമായും വിശ്വസിക്കരുതേ. എന്താണ് ഇവിടെ സാ? ആണ് തശബ്ദമല്ല, തശബ്ദം തന്നെ, പക്ഷേ അതിൽ സ്ത്രീലിംഗ ശബ്ദമാണ് സാ. അതും വേർതിരിച്ചറിയണം, ഞാൻ വെറുതെ ചോദിക്കുന്നതല്ല, തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏഷ സ ഈ രണ്ട് ശബ്ദങ്ങൾ വരുമ്പോൾ സു ലോപിച്ചു, അവിടെ സുവുണ്ട്. ഇവിടെ ഈ സ എന്ന് പറയുന്നിടത്ത് അങ്ങനെയല്ല, അവിടെ വേറെ പ്രക്രിയയാണ്, അവിടെ സുവില്ല. അതുകൊണ്ട് അവിടെ അത് ലോപിക്കേണ്ട ആവശ്യവും വരുന്നില്ല, സാണ്. പക്ഷേ ഈ തശബ്ദം എന്ന് പറഞ്ഞുകൊണ്ട് ഇതും അതിപ്പെടുമെന്ന് നമ്മൾ സംശയിക്കും. ഇവിടെ അല്ലാതെ തന്നെ അത് പോകും. ഇതിന് ആബന്ധം എന്ന് പറയും, ആബന്ധം അബിയാ താപ്സുപഹ ഒരു സൂത്രമുണ്ട്, സുപ്പ് ലോപിച്ചു, സുപ്പ് ലോപ കൂടിയുണ്ട്, മറ്റേ സൂത്രത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ലോപം വരുന്ന എത്ര സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്? സസ്യലോപ ലോപശാലിസ്യ ഹരി സർവേഷം ടൂരി അതാരാ പറഞ്ഞു? ആഹാ, മലയാളം അറിയാത്ത ആള് എന്ന് പറഞ്ഞു. അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, മലയാളം അറിയാമെന്നുള്ളവരാണ്. തമിഴ് ഇംഗ്ലീഷൊക്കെ മാതൃഭാഷയായിട്ടുള്ളവരാണ് എളുപ്പം പഠിക്കുന്നത്. അതെന്താണ്, ശ്രദ്ധ കൂടുതലുള്ളതുകൊണ്ടായിരിക്കും. മലയാളികൾ പൊതുവെ അലസന്മാരുമാണ്. പാത്രി സൂത്രങ്ങൾ അങ്ങനെ ഓർത്തിരിക്കണം, ആ സൂത്രങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നിവിടെ ഓർത്തിരിക്കണം. ശിഷ്യ